ബ്രഹ്മസൂത്രം പതിനൊന്നാമത്തെ അധികരണം സൂത്ര 28 പ്രാണ തഥ അനുഗമാത് മുമ്പ് പ്രാണാധികരണം വന്നു അവിടെയും പ്രാണശബ്ദത്തിന്റെ അർത്ഥം എന്താണെന്നാണ് ചിന്തിച്ചത്. ഇതും അതുപോലെ തന്നെ പ്രാണശബ്ദത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ വ്യത്യാസമുണ്ട്. അസ്ഥി കോശീതകി ബ്രഹ്മണോപനിഷദി ഇന്ദ്രപ്രദർധനാഖ്യായിക പ്രദർധനോ ഹവൈ ദൈവോ ദാസീഹി ഇന്ദ്രസ്യ പ്രിയം ധാമ ഉപജഗാമ യുദ്ധേന ച പൗരുഷേന ച ഇത്യാരഭ്യ ആമനാത ദിവോദാസൻ എന്ന് പറയുന്ന ആളിന്റെ മകനാണ് ദൈവോദാസി. പ്രദർധനൻ എന്ന പേരുള്ള രാജാവ് അദ്ദേഹം തന്നെ യുദ്ധം കൊണ്ട് പൗരുഷം കൊണ്ട് ഇന്ദ്രന്റെ സ്ഥാനത്ത് എത്തിച്ചേർന്നു എന്നാണ് ഇന്ന് കോശീതകി ബ്രാഹ്മണ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. ഇതിനെ ഇന്ദ്രപ്രദർധന ആഖ്യായിക എന്ന് പറയുന്നു. ഇന്ദ്രസ്യ പ്രിയം ധാമുപജഗാമ യുദ്ധേന ചപോർഷേന ച ഇത്യാരഭ്യാമ്രാദ തസ്യാശ്രൂയത്തെ. അവിടെ പറയുന്ന എന്താണ്? സഹോവാച പ്രണസ്മി പ്രജ്ഞാത്മാ തം മാം ആവിർ അമൃതം ഇത്യുപാസ്വ. അവിടെ അവിടെ ചെന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ സന്തോഷമായി തംഹ ഇന്ദ്രവാച പ്രദർദന വരം തേദദാനീതി. ശ്രീ ഇതിൻ്റെ പരാക്രമം കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നല്ലോ, അതുകൊണ്ട് നിന്നോട് എനിക്ക് സന്തോഷമുണ്ട്, നിനക്ക് വരം നൽകാം. പ്രദർദൻ പറയുന്നു, സഹോവാച പ്രദർദന യം ത്വം മർത്യായ ഹിതതമ മന്യസേ തം വരം ത്വമേവ ആലോച്യ മഹിം ദേഹീതി. മനുഷ്യന് ഏറ്റവും ഹിതമുള്ളതായ, അതായത് ഹിതതമമായിരിക്കുന്ന ഏത് വരമാണോ ആ വരം നീ എനിക്ക് തരണം. ഇന്നതാണെന്ന് പറയുന്നില്ല, മനുഷ്യന് ഏറ്റവും ഹിതമായിരിക്കുന്നത് അതാണ് ഹിതതമം. ഒരു വരം ഇവിടെ പ്രദർദനൻ എന്ന രാജാവ് ഇന്ദ്രനോട് ആവശ്യപ്പെടുന്നു. അതിന് മറുപടിയാണ് ഇന്ദ്രൻ പറയുന്നത്, തസ്യം ശ്രുതി സഹോവാച. ഇന്ദ്രൻ പറഞ്ഞു, പ്രാണോസ്മി അഹം പ്രാണ അസ്മി, ഞാൻ പ്രാണനാണ്. പ്രജ്ഞാത്മാ, ഞാൻ പ്രജ്ഞാരൂപനാണ്. തം മാം ആയു അമൃതം ഇത്യുപാസ്യ, അങ്ങനെയുള്ള എന്നെ ആയുസ്സായി അമൃതമായി ഉപാസിക്കുക. നിങ്ങൾ തുറന്നും പറയുന്നുണ്ട്, തഥാ ഉത്തരത്രാവി അത ഖലു പ്രാണൈവ പ്രജ്ഞാത്മാ ഇതും ശരീരം പരിഗ്രഹ ഉത്ഥാപയി. തുറന്നു പറയാണ്, ഈ പ്രജ്ഞാരൂപനായിരിക്കുന്ന ഞാൻ ആരാണ്? ഞാൻ പ്രാണൻ തന്നെയാണ്. ആ പ്രാണനായിരിക്കുന്ന ഈ ഞാൻ ഇതം ശരീരം, ഈ ശരീരത്തെ പരിഗ്രഹ ഉത്ഥാപയി, ഈ ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ ശരീരത്തെ നിലനിർത്തി ഈ ശരീരത്തെ കൊണ്ട് പ്രവൃത്തികളെല്ലാം ചെയ്യിക്കുന്നു. ഇതി അവിടെ ആദ്യം പറഞ്ഞ എന്താണ്? ഞാൻ പ്രാണനാണ്, പ്രജ്ഞാരൂപനാണ്. രണ്ടാമത് പറഞ്ഞു, പ്രാണനായിരിക്കുന്ന പ്രജ്ഞാരൂപനായിരിക്കുന്ന ഞാൻ ഈ ശരീരത്തെ ധരിച്ചുകൊണ്ട് ഉദ്ധാപ്യ ശരീരത്തെ എടുത്ത് ഉയർത്തി പ്രവൃത്തികളെല്ലാം ചെയ്യുന്നു. ഇതി പിന്നീട് എന്താ പറയുന്നു? പിന്നീട് ഇന്ദ്രൻ പ്രദർദ്ധനോട് പറയുന്നതാണ്, നവാചം വിജിജ്ഞാസീത വക്താരം വിദ്യ. നീ വാക്കിനെ, വാക്കെന്താണ് അതിനെ അറിയാൻ ശ്രമിക്കേണ്ട, ആഗ്രഹിക്കേണ്ട, വക്താവിനെ അറിയും. അടുത്തു പറയുന്നു, അത് എന്തുകൊണ്ടങ്ങനെ പറയുന്നത്? ഈ വാഗാദി ഇന്ദ്രിയങ്ങൾക്ക് ഈ ശരീരത്തെ ഇങ്ങനെ നിലനിർത്താൻ കഴിയത്തില്ല. അവിടെ പറഞ്ഞു, പ്രാണനാണ് ഇതിനെ നിലനിർത്തുന്നത്. അതുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളെ അറിഞ്ഞിട്ട് കാര്യമില്ല. വചിക്കുന്നവൻ ആരാണോ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് ആരാണോ പ്രവൃത്തികൾ ചെയ്യുന്നത് അവനെ അറിയണം എന്ന് പറഞ്ഞു. അതെന്ന് പറയുന്നത്, ഇന്ന് വാചം ജിജ്ഞാസീത വക്താരം വിദ്യ. ഈ വാക്കിനെ അറിയാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. വക്താവിനെ അറിയുക, എന്നിട്ട് ഒടുവിൽ അന്തേജസ ഏഷ പ്രാണൈവ പ്രജ്ഞാത്മാ അനന്തോ അജരോ അമൃത. ഒടുവിൽ പറയുന്ന ഈ പ്രാണൻ തന്നെയാണ് പ്രജ്ഞാരൂപനായിരിക്കുന്നത്, ഇവൻ തന്നെയാണ് അനന്തനായിരിക്കുന്നത്, ആനന്ദനായിരിക്കുന്നത്, അജരനായിരിക്കുന്നത്, അമൃതനായിരിക്കുന്നത്. അതുകൂടെ പറയുന്നു, പ്രാണൻ ആനന്ദസ്വരൂപനാണ് എന്ന് പറഞ്ഞു. അജരനും അമൃതനുമായിരിക്കുന്നു ഇത്യാദി. ഇങ്ങനെ പലതരത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തത്ര സംശയം, അവിടെ സംശയം, കിമിഹ പ്രാണശബ്ദേന വായു മാത്ര വിധീയത ഉദ ദേവതാമേതി ജീവോ അഥവാ പരംബ്രഹ്മേതി. ഇവിടെ സംശയം വരുന്നു, ഇവിടെ പ്രാണൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന വായു മാത്രമായ പ്രാണനാണോ, സാധാരണ പ്രാണൻ എന്ന് പറയുന്ന പഞ്ചവൃത്തിയോടുകൂടിയിരിക്കുന്ന പ്രാണനാണോ, ബുദ്ധ ദേവതാത്മാതോ ദേവതയാണോ, ഇന്ദ്രൻ എന്ന് പറയുന്ന ദേവതയാണോ, ഇനി വക്താരം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ജീവനാണോ അഥവാ പരമ്പരം, അതേ പരമ്പരമാണ്. അപ്പോൾ ഇവിടെ നാല് പക്ഷങ്ങളാണ്. ഒന്ന്, പഞ്ചവൃത്തിയായി ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പ്രാണൻ. രണ്ടാമത് ദേവത. മൂന്ന്, ജീവൻ. നാല്, പരബ്രഹ്മം. എന്താണ് പ്രാണൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രഹിക്കേണ്ടത്. അവിടെ ചോദിക്കുന്നു, അതേവ പ്രാണ ഇത്യത്ര വർണ്ണിതം പ്രാണശബ്ദസ്യ ബ്രഹ്മവരത്വം. പറഞ്ഞു, ഈ വിഷയം മുമ്പ് ചർച്ച ചെയ്തതാണല്ലോ. അതേവ പ്രാണ എന്നിടത്ത് പറഞ്ഞു, പ്രാണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്. പിന്നെ എന്താ ഇവിടെ വീണ്ടും പ്രാണന്റെ അർത്ഥം എന്താണെന്ന് ചിന്തിക്കുന്നത്? പ്രാണൻ ബ്രഹ്മമാണ് എന്ന് പറയുന്നു. ഇഹാവിച ബ്രഹ്മലിംഗമസ്തി ബ്രഹ്മം എന്ന് മനസ്സിലാക്കാനുള്ള വാക്കുകൾ ഇവിടെയുണ്ട്. എന്താണ് ആനന്ദോ അജരോ അമൃത? ആനന്ദനാ സ്വരൂപനാണ്, ആനന്ദസ്വരൂപനാണ്, അജരനാണ്, അമൃതനാണ് എന്ന് പറയുമ്പോൾ ബ്രഹ്മമാണ്, പ്രാണൻ ബ്രഹ്മമാണ്, സ്പഷ്ടമാണല്ലോ. കഥമിഹവിന സംശയ സംബോധം, ഇവിടെ എന്തിന് സംശയം ഉണ്ടാവണം? വ്യക്തമായി ആനന്ദമാണ്, അജരനാണ്, അമൃതനാണ് എന്ന് പറയുമ്പോൾ പ്രാണൻ ബ്രഹ്മം തന്നെ. ഇവിടെ എന്താ സംശയം? അതിന് സമാധാനം പറയുന്നു, അനേക ലിംഗദർശനാ ദിബ്രഹ്മ. ഇവിടെ അനേക ശബ്ദങ്ങൾ കാണുന്നുണ്ട്. എന്നുവെച്ചാൽ പല അർത്ഥങ്ങളെ ഗ്രഹിക്കത്തക്ക നാനാ ശബ്ദങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ സംശയം വരുന്നത്. ഇതിനെ പ്രത്യേക ഒരു അധികരണമാക്കിയത്. മുമ്പ് അതൈവ പ്രാണഹ എന്ന് പറഞ്ഞൊരു അധികരണം തുടങ്ങി, ഇവിടെ പ്രാണഹ തഥാ അനുഗമാതെന്ന് പറഞ്ഞ് രണ്ടാമത്തെ അധികരണം തുടങ്ങി. പിന്നെ കേവലം ഇഹ ബ്രഹ്മലിംഗമേ ഉപലഭ്യത, ഇവിടെ കേവലം ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്ന ശബ്ദം മാത്രമല്ല, പിന്നെന്താണ് സന്ധി ഇതര ലിംഗാന്യപി മറ്റ് അർത്ഥങ്ങളെ ബോധിപ്പിക്കുന്ന ശബ്ദങ്ങളുമുണ്ട്, ഇതര ലിംഗങ്ങളുമുണ്ട്. എങ്ങനെ? അതെങ്ങനെയാണ്? മാം ഏവ വിജാനീഹി ഹരി ഇന്ദ്രസ്യ വചനം ദേവതാത്മലിംഗം. ഇന്ദ്രൻ പറയാണ്, നീ എന്നെ തന്നെ അറിയുക. മാം ഏവ വിജാനീഹി, നീ എന്നെ തന്നെ അറിയുക. ഇന്ദ്രൻ പ്രദർദനനോട് പറയും. അപ്പോൾ പ്രദർദനൻ ചെന്നിരിക്കുന്ന ഇവിടെ സ്വർഗത്തിൽ, അവിടെ ഇരിക്കുന്ന ദേവതയാര്? ഇന്ദ്രൻ. അപ്പോൾ തന്നെ വന്നു കണ്ട ആളിനോട് നീ എന്നെ അറിയണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ആ ദേവതയാണ് ഗ്രഹിക്കുന്നത്. അതെ, ശ്രുതി അധ്യയനം ചെയ്യുന്ന ഒരാൾക്ക് എന്താണോ പ്രത്യക്ഷമായി തോന്നുന്നത് അതല്ലേ ഗ്രഹിക്കാൻ പറ്റൂ. കഥാരൂപത്തിൽ പറഞ്ഞിരിക്കുന്നു, അവിടെ പ്രദർദനൻ ഇന്ദ്രന്റെ അടുത്ത് ചെന്നു. ഇന്ദ്രൻ പറയുന്നു, നീ എന്നെയാണ് അറിയേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും ദേവതാരൂപത്തിലുള്ള ഇന്ദ്രനെ അറിയും. പിന്നെ ഇതം ശരീരം പരിഗ്രഹ ഉത്ഥാപയതീതി പ്രാണലിംഗം. പക്ഷെ അത് കഴിഞ്ഞ് പറയുന്ന എന്താണ്? ഞാൻ പ്രാണനാണ് അങ്ങനെ പറയുന്നു. അത ഖലു പ്രാണയേവ പ്രജ്ഞാത്മാ ഇതം ശരീരം പരിഗ്രഹ ഉത്ഥാപയതി. അവിടെ പറയുന്നു, ഞാൻ പ്രാണനാണ്. അങ്ങനെയുള്ള ഞാൻ, ഈ പ്രാണൻ ഈ ശരീരത്തെ ഗ്രഹിച്ച് ഉയർത്തി നിർത്തി അതിനെ കൊണ്ട് ജോലികളെല്ലാം ചെയ്യിപ്പിക്കുന്നു, അത് പ്രാണനാണല്ലോ. അതൊക്കെ ചെയ്യിക്കുന്നു. ശരീരത്തിൽ പ്രാണശക്തി ഉള്ളത് കൊണ്ടാണ് ഈ ശരീരം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്, ഈ ശരീരം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ശരീരത്തെ ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ അത് പ്രാണനാണ്. അതുകൊണ്ട് ദേവത എന്ന് ഗ്രഹിക്കാം, പ്രാണനാണെന്ന് ഗ്രഹിക്കാം. പിന്നെ പറയുന്നു, ഇന്ന വാചം വിജിജ്ഞാസീത വക്താരം വിദ്യ ഇത്യാദി ജീവലിംഗം. അത് കഴിഞ്ഞ് വീണ്ടും പറയുന്നു, ഒരേ ആൾ പറയാണ്, നീ വാക്കിന് എന്താണെന്നറിയാനല്ല ആഗ്രഹിക്കേണ്ടത്. അതായത് വാക്കെന്ന് പറയുന്നത് പ്രകടമാകുന്ന ഒന്നാണ്. ഇതെന്താണ് എന്ന് ജിജ്ഞാസ ഉണ്ടാകും. അതല്ല വേണ്ടത് വക്താരം, ആരാണോ വചിക്കുന്നവൻ, ഈ വാക്കിനെ പ്രവർത്തിപ്പിക്കുന്നവൻ, അവനെയാണ് നീ അറിയേണ്ടത് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കേണ്ടത് അതാരാണ്? ജീവനാണ്, വചിക്കുന്ന ജീവനാണ്. അപ്പോൾ അത് ജീവൻ ആണെന്നുള്ള അർത്ഥത്തെ ബോധിപ്പിക്കുന്ന ശബ്ദമുണ്ട്. ഇങ്ങനെ നാനാ സംശയങ്ങൾ വരുന്നു. ഇവിടെ ഇതുവരെ കാണിച്ച സംശയങ്ങളാണ്. ഈ ഇന്ദ്രപ്രദർദന ആഖ്യാഗിയിൽ നാനാ അർത്ഥത്തിൽ പ്രാണശബ്ദം ഉപയോഗിച്ചപ്പോൾ അത് കേൾക്കുന്ന ഒരാൾക്ക് വരുന്ന സംശയങ്ങളാണ് ഇവിടെ കാണിച്ചത്. അതഹ ഉപപന്ന സംശയഹ, സംശയം യുക്തം തന്നെ. അതിൽ സമാനം പറയുന്നു, തത്ര പ്രസിദ്ധേഹേ വായു പ്രാണ ഇതി പ്രാപ്തേ ഉച്ചതി. അവിടെ എന്താണ് വായു എന്ന് പറഞ്ഞാൽ? പ്രാണനാണ്, സർവശാസ്ത്രങ്ങളിലും പ്രസിദ്ധമാണ്, ലോകത്തിലും പ്രസിദ്ധമാണ്. പ്രാണൻ പോയി, പ്രാണൻ വന്നു എന്നെല്ലാം പറയുന്നു. അതുകൊണ്ട് ഇവിടെ പ്രാണനാണ് എന്ന് ധരിക്കേണ്ടി വരുമ്പോൾ പറയുന്നു, പ്രാണശബ്ദം ബ്രഹ്മവിജ്ഞേയം. നേരിട്ട് പറയുകയാണ് ഇവിടെ പ്രാണൻ എന്ന് പറഞ്ഞത്. അത ഏവ പ്രാണഹ എന്ന് മുമ്പ് പറഞ്ഞിടത്ത് എങ്ങനെയാണോ ബ്രഹ്മലിംഗമായത് എന്ന് വെച്ചാൽ അത് ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത്, അതുപോലെ പ്രാണഹ തഥാ അനുഗമാ എന്ന് പറയുന്ന ഇവിടെയും പ്രാണശബ്ദത്തിന്റെ അർത്ഥം ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാൽ, ശ്രുതിയിൽ നിന്ന് ഇവിടെ പ്രാണൻ എന്ന് കേൾക്കുമ്പോൾ ശ്രോതാവ് ബ്രഹ്മം എന്നുള്ള ബോധം ഉണ്ടാകണം. എന്തുകൊണ്ട് തഥ അനുഗമാ? അങ്ങനെ പ്രാണശബ്ദം ബ്രഹ്മം എന്ന് പറയുന്ന അർത്ഥത്തെ ബോധിപ്പിക്കുന്നത് കൊണ്ട് അതെങ്ങനെ പറയുന്നു? തഥാഹി പൂർവാപരിയണ പരി ആലോച്യമാനീ വാക്യേ പദാർത്ഥാന സമന്യോ ബ്രഹ്മപ്രതിപാദന പരപോലെ പറയുന്നു. മുമ്പ് ചെയ്തതുപോലെ തന്നെ ഇവിടെ എന്താണ് പൂർവാപരമായി ചിന്തിക്കണം. വെറുതൊരു പ്രാണശബ്ദം കണ്ട് ഇത് പഞ്ചവൃത്തി പ്രാണനാണ് അങ്ങനെ തന്നെ തീരുമാനിക്കരുത്. പൂർവാപര വിചാരം ചെയ്യണം. അത് വേദാന്ത വിചാരത്തിൽ ഉപനിഷത്ത് വിചാരത്തിൽ മുഖ്യമായൊരു കാര്യമാണ് പൂർവാപര്യം. എന്താണോ കേൾക്കുന്നത് അതിനെ ഗ്രഹിക്കുക, അതുപോരാ. മുമ്പ് എന്ത് പറഞ്ഞു, പിന്നീട് എന്ത് പറയുന്നു, ഇപ്പം എന്താണ് കേൾക്കുന്നത്, ഇതെല്ലാം ശരിക്ക് വിചാരം ചെയ്ത് വേണം തീരുമാനിക്കാൻ. അങ്ങനെ പര്യാലോചന നടത്തുമ്പോൾ വാക്യ ആ വാക്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പദാർത്ഥാന സമന്വയം, ആ പദാർത്ഥങ്ങൾ എവിടെ സമന്വയിക്കുന്നു, ബ്രഹ്മപ്രതിപാദനപര എല്ലാം ബ്രഹ്മതത്വത്തെയാണ് ബോധിപ്പിക്കുന്നതെന്ന് ഉപലഭ്യതയെ കിട്ടുന്നു. ഉപക്രമേതാവത് വരം പ്രണീഷ്വ ദീന്ദ്രേണ ഉക്ത പ്രദർദന പരമം പുരുഷാർത്ഥം ഉപജിക്ഷേപ. തുടക്കം മുതൽ നോക്കാം. ആരംഭത്തിൽ ഉപക്രമത്തിൽ എന്താണ് പറഞ്ഞത്? പ്രദർദനം പറഞ്ഞു. പ്രദർദനോട് ഇന്ദ്രൻ പറഞ്ഞു, വരം പ്രണീഷ്വ, നീതായി വരത്തെ സ്വീകരിച്ചോളൂ. ഇന്ദ്രേണ ഉക്ത പ്രദർദന എന്ന് ഇന്ദ്രൻ പ്രദർദനോട് പറഞ്ഞു. പ്രദർദന അത് കേട്ടു. പ്രദർദന എന്താ ചെയ്തു? പരമം പുരുഷാർത്ഥം വരം ഉപജിക്ഷേപ, പരമ പുരുഷാർത്ഥ രൂപത്തിലുള്ള വരത്തെയാണ് ആവശ്യപ്പെട്ടത്. അല്ല, ചെറിയ വരങ്ങളൊന്നുമല്ല, മുക്തിയെ തന്നെ ആവശ്യപ്പെട്ടു. എന്താണ് ത്വമേവമേ ബ്രണീഷ്വ യം ത്വം മനുഷ്യായ ഹിതതമം മന്യസേ. ഏതെന്നാണോ നീ മനുഷ്യർക്ക് ഏറ്റവും ഹിതമായി തോന്നുന്നത്, കരുതുന്നത്, അത് എനിക്ക് ഉപദേശിക്കാന്നാ പറഞ്ഞത്. തസ്മൈ ഹിതതമത്വേന ഉദിശ്യമാന പ്രാണ പരം കഥം പരം ആത്മനസ്യത. അപ്പോ മനുഷ്യൻ ഏറ്റവും ഹിതതമമായി ഉപദേശിക്കുന്നത് പരമാത്മാവാണ്. അതുകൊണ്ട് ഇവിടെ പ്രാണൻ പരമാത്മാവാണ്. അന്യത്ര പരമാത്മജ്ഞാനാന്ത ശിതത്വം പ്രാപ്തിരസ്തി. മനുഷ്യന് ഇവിടെ പറയുന്നു ഹിതതമമായി ഏറ്റവും ഹിതമായിരിക്കുന്നത് എന്താണ്? പരമാത്മജ്ഞാനമാണ് ഇവിടെ പറയുന്നത്. അന്യത്ര പരമാത്മജ്ഞാനാന്ത ഒരു ജീവൻ ഏറ്റവും ഹിതമായിരിക്കുന്നത് പരമാത്മജ്ഞാനമാണ്. അതാണ് ഉപദേശിക്കേണ്ടത്, അതാണ് ശ്രവിക്കേണ്ടത്. എന്തുകൊണ്ട്? ആ പരമാത്മജ്ഞാനമാണ് മുക്തിക്ക് കാരണമായിരിക്കുന്നത്, മറ്റൊന്നും മുക്തിക്ക് കാരണമല്ല. എന്തുകൊണ്ട്? ശ്രുതി എന്ന് പറയുന്നു, തമേവ വിദിത്വ അതിമൃത്യും ഏതി നാന്യ പന്ധ വിദ്യതയായ നായ ഇത്യാദി ശ്രുതിഭ്യ. ശ്രുതി നേരിട്ട് പറയുന്നു എന്താണോ, തമേവ വിദിത്വ ആദിമർത്തുമേതി, ആ പരമാത്മാവിനെ അറിഞ്ഞിട്ട് മൃത്യും അത്യേതി, ഒരുവൻ മൃത്യുവിനെ അതിക്രമിക്കുന്നു. നാന്യ പന്ധാവിദ്യതയായനായ ഈ മൃത്യുവിന്റെ അതിക്രമണ രൂപത്തിലുള്ള മോക്ഷത്തിന് നാന്യ പന്ധാവിദ്യത മറ്റൊരു വഴിയുമില്ല. യോഗമോ ത്യാഗമോ കർമ്മമോ ഭക്തിയോ യാതൊന്നുമില്ല. ഇവിടെ എന്താണ് ഒരേ ഒരു വഴിയുള്ളൂ? എന്താണോ, തമേവ വിദിത്വ, ആ പരമാത്മാവിനെ അറിയുക. അറിയാതെ വരെ വഴിയില്ല എന്നും മറ്റ് ശ്രുതിയും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഉപദേശിക്കുന്നത് പരമാത്മജ്ഞാനമാണ്, ശ്രവിക്കേണ്ടത് പരമാത്മജ്ഞാനമാണ്. ആ പരമാത്മജ്ഞാനം കൊണ്ട് മാത്രമേ ഒരാൾ മുക്തനാകത്തുള്ളൂ എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. തഥാ അവിടെ ഇന്ദ്രൻ അത് മാത്രമല്ല പറയുന്നു, സയോമാം വേദ നഹവൈ തസ്യ കേലജന കർമ്മണ ലോഭൂമീയത്തെ നസ്തേയേ നന ഭ്രൂണഹത്യ ഇത്യാദി ച ബ്രഹ്മപരിഗ്രഹേ ഘടതേ. ആരാണോ എന്നെ അറിയുന്നത് എന്നുവെച്ചാൽ ആരാണോ പരമാത്മാവിനെ അറിയുന്നത്, പറയുന്നു നഹവൈതസേക്കേനജന കർമ്മണ ലോകോ മീയതേ, അവന്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലൂടെ അവന്റെ ലോകം ആയ അവന്റെ ലോകം എന്താണ്? മുക്തിയാണ്. മുക്തിക്ക് ഹാനി സംഭവിക്കുന്നില്ല ഒരു കർമ്മങ്ങളുണ്ടോ? എങ്ങനെയാണെങ്കിൽ യോമം വേദ എന്നെ അറിയുന്നുവെങ്കിൽ കർമ്മം എന്ന് പറഞ്ഞാൽ എങ്ങനെ നസ്തേന മോഷ്ടിച്ചാലും കുഴപ്പമില്ല. ഭ്രൂണഹത്യ ഭ്രൂണഹത്യ ബ്രഹ്മഹത്യ പോലെയുള്ള മഹാപാതകങ്ങൾ അനുഷ്ഠിച്ചാലും ശരി, ഒരു പ്രശ്നമില്ല. എന്ത് ചെയ്താൽ മതി? എന്നെ അറിഞ്ഞാൽ മതി. ഇത്യാദി ബ്രഹ്മപരിഗ്രഹയെ ഘടത്തെ, ഇതെല്ലാം ഇവിടെ എന്നെ അറിയുക, പ്രാണനെ അറിയുക, പ്രജ്ഞാത്മാവിനെ അറിയുക എന്ന് പറയുമ്പോൾ ഈ അറിവ് ബ്രഹ്മജ്ഞാനം എന്നെടുത്തു കഴിഞ്ഞാൽ ശരിയോ? അതിന്റെ പ്രയോജനത്തെക്കുറിച്ച് പറയുകയാണ്. ബ്രഹ്മജ്ഞാനിയെ ഏറ്റവും ഘോരമായ ഹിംസകൾ പോലും അവനെ ബാധിക്കുന്നില്ല. അങ്ങനെ ബാധിക്കാത്ത ഒരവസ്ഥ ഒരുവിനുണ്ടാവണമെങ്കിൽ അത് ബ്രഹ്മജ്ഞാനം കൊണ്ടേ പറ്റും. എന്തുകൊണ്ട് എന്താ അത് ബാധിക്കാത്ത? ബ്രഹ്മവിജ്ഞാനേന ഹി സർവകർമ്മക്ഷയ പ്രസിദ്ധ. ബ്രഹ്മവിജ്ഞാനം കൊണ്ട് സർവകർമ്മങ്ങളെ ക്ഷയിക്കുന്നു. ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ അർജുന. അവിടെ പറഞ്ഞിട്ടില്ലേ, സർവകർമ്മങ്ങളും ക്ഷയിക്കുന്നത് കൊണ്ടാണ് ഈ കർമ്മങ്ങൾ അവനെ ബാധിക്കില്ല എന്ന് പറയുന്നത്. ക്ഷീയന്തേ ജാസ്തി കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ, പരാവര രൂപത്തിലിരിക്കുന്ന കാര്യകാരണ രൂപത്തിലിരിക്കുന്ന ഈ ബ്രഹ്മത്തെ അറിയുമ്പോൾ അസ്യ സർവാണി കർമാണി ക്ഷീയന്തേ, അവന്റെ സർവകർമ്മങ്ങളും ക്ഷയിച്ചു പോകുന്നു. അപ്പൊ സർവകർമ്മങ്ങളും ക്ഷയിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അവനെ കർമ്മം ബാധിക്കും? എന്തുകൊണ്ട്? കർമ്മം ബാധിക്കുന്നത് ഏതൊരുവനിലാണോ കർമ്മം നിലനിൽക്കുന്ന അവനെയാണ്. ഇവിടെ എന്താണ്? തന്റെ സ്വരൂപജ്ഞാനം കൊണ്ട് അല്ലെങ്കിൽ പരമാത്മജ്ഞാനം കൊണ്ട് കർമ്മങ്ങളൊന്നും തന്നെ കർമ്മമോ കർമ്മങ്ങളുടെ ഫലമോ തന്നിലില്ല എന്നറിയുന്നവനെ പിന്നെ കർമ്മത്തിനെങ്ങനെ ബാധിക്കാൻ പറ്റും? ഇത് ബാധിക്കുന്നതും ബാധിക്കാതിരിക്കുന്നതും എല്ലാം അവന്റെ ബോധത്തെ ആശ്രയിച്ചിട്ടാണ്. തന്റെ സ്വരൂപം എന്താണെന്ന് സച്ചിദാനന്ദമാണെന്ന് തിരിച്ചറിയുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന തന്നിൽ ഈ കർമ്മങ്ങൾക്കൊന്നും നിലനിൽക്കാൻ കഴിയത്തില്ല, അവിടെയൊന്നും കർമ്മത്തിന് യാതൊരു അവകാശമില്ല എന്ന് ബോധ്യപ്പെട്ടു കഴിയുമ്പോൾ നവനിൽ ബോധിക്കാൻ കർമ്മങ്ങൾ, കർമ്മം എന്ന് പറയുമ്പോൾ കർമ്മവും കർമ്മഫലങ്ങളും കർമ്മ സംസ്കാരങ്ങളും എല്ലാം എടുക്കണം, കർമ്മ കാരണങ്ങളും കർത്തൃത്വവാദികളും എല്ലാം എടുക്കണം. ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ അവിടെ അവനെ ഒന്നും തന്നെ ബാധിക്കുന്നില്ല, ഒന്നും അവിടെ നിലനിൽക്കുന്നില്ല. അതാണ് ജ്ഞാനത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. ജ്ഞാനം ഒന്നിനെയും ഇല്ലാതാക്കുന്നില്ല. ജ്ഞാനത്തിന് കാരകത്വമില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇവിടെ സംശയം വരാം, അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതുകൊണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ അത് പാപത്തെ നിർമ്മാർജ്ജനം ചെയ്യും, എങ്ങനെ കർമ്മങ്ങളെ കൊടുക്കും എന്ന് ചിന്തി സംശയം വരാം. അവിടെ എന്താ പറയുന്നത്? എങ്ങനെയാണോ തന്റെ കർണങ്ങൾക്ക് കാരകത്വമുള്ളത്, കൈ പ്രവർത്തിക്കുന്നു, കാൽ പ്രവർത്തിക്കുന്നു, നാക്ക് പ്രവർത്തിക്കുന്നു, കാരകത്വം അതാണ്, പ്രവൃത്തി ജനകത്വം. അത് ഈ കർണങ്ങളെല്ലാം സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, തന്നിൽ പ്രവൃത്തി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ജ്ഞാനം എന്ന് പറയുന്നത് ഇതിനെ നശിപ്പിക്കുന്നു, കർമ്മങ്ങളെ നശിക്കുന്നു, നശിപ്പിക്കുന്നു, കർമ്മ സംസ്കാരത്തെ നശിപ്പിക്കുന്നു, കർമ്മഹേതുക്കൾ കർത്തൃത്വമായി അവയെ നശിപ്പിക്കുന്നു, ഭസ്മസാത് പുരുതേ എന്ന് തന്നെ പറഞ്ഞു ഭസ്മമാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ജ്ഞാനത്തിൽ എന്തെങ്കിലും കാരകത്വമുള്ളത് കൊണ്ടല്ല. അഗ്നികൊണ്ട് ഇന്ധനത്തെ ദഹിപ്പിക്കാം, അഗ്നിയും ഇന്ധനവും തമ്മിൽ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും അത് സംഭവിക്കാം. പക്ഷേ ജ്ഞാനമോ? ജ്ഞാനം ഇല്ലാതാക്കുന്നു എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിന് എന്തിനെങ്കിലും ദഹിപ്പിക്കാൻ പറ്റില്ല. അഗ്നി എന്തുകൊണ്ടാണ് ദഹിപ്പിക്കുന്നത്? കാരണം അത് അഗ്നി എന്ന് പറയുന്നത് മൂർത്തമായൊരു വസ്തുവാണ്, ഇന്ധനം മൂർത്തമായൊരു വസ്തുവാണ്, അഗ്നിയുടെ സ്വഭാവമാണ് ഉഷ്ണം, അതിൻ്റെ വിഷയമാണ് ഇന്ധനം, അതുകൊണ്ട് അവിടെ നശിപ്പിച്ചു കളയും. തത്വജ്ഞാനമോ? ഇവിടെ പറയുന്ന പരമാത്മജ്ഞാനം അമൂർത്തമായ ഒന്നാണ് അല്ലേ. തത്വജ്ഞാനം ആന്തരികമാണ്, ഒരുവന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നതാണ്, കേവലമായ അറിവാണ്, അമൂർത്തമായ ബോധമാണ്. അതിനങ്ങനെ ഈ കർമ്മങ്ങളെല്ലാം നശിപ്പിക്കാൻ പറ്റും. അപ്പോൾ അവിടെ നാശം എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ് പറഞ്ഞിട്ടുണ്ട് മുമ്പ്, എന്നാണ് ഈ സന്ദർഭം വന്നപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കാരണം വാസ്തവമല്ലെങ്കിലും വാസ്തവം പോലെ തന്നിൽ പ്രകടമാകുന്ന ഈ കർമ്മങ്ങൾ, കർമ്മഹേതുക്കൾ, കർമ്മഫലങ്ങൾ, സുഖദുഃഖാദികൾ, ഇതിനെ ജ്ഞാനം നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിനെ ജ്ഞാനം അറിയുന്നു. എങ്ങനെയാണോ എന്റെ മുമ്പിലിരിക്കുന്ന ഈ വിഷയത്തെ എന്റെ ഉള്ളിൽ ജ്ഞാനം അറിയുന്നത്, അതുപോലെ തന്നിലിരിക്കുന്ന കർമ്മം, കർമ്മഫലം, കർമ്മഹേതുക്കളെ എല്ലാം ജ്ഞാനം അറിയുന്നു. എങ്ങനെ അറിയുന്നു? അതാണ് മുഖ്യം. ജ്ഞാനം എന്നെ ബോധ്യപ്പെടുത്തുന്നു. ഇവിടെ ഞാൻ ഇവിടെ അറിയുന്നവനായിരിക്കുന്നു. എന്റെ ഉള്ളിലിരിക്കുന്ന അറിവ് എന്നെ ബോധിപ്പിക്കുന്നതാ, നിന്റെ മുമ്പിലിരിക്കുന്ന വസ്തു ഇന്നതാണ് എന്ന്. ഇതിന്റെ കാരണം ഇന്നതാണ്, ഇതിന്റെ കാര്യം ഇന്നതാണ്, ഇതിന്റെ സ്വരൂപം ഇന്നതാണെന്ന് ബോധിപ്പിക്കുന്നത് പോലെ കർമ്മവും കർമ്മഹേതുവും കർമ്മകാര്യങ്ങളും അതിന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു ജ്ഞാനം. ആരെ? എന്നെ ബോധിപ്പിക്കുന്നു. ഏത് ഞാൻ? എന്റെ ഉള്ളിലിരിക്കുന്ന ഇതിന്റെ സ്വരൂപം എന്താണ് പറയുന്നത്? എങ്ങനെയാണോ നിന്റെ സ്വരൂപം പരമാർത്ഥമായിരിക്കുന്നത്, ജ്ഞാനം ബോധിപ്പിക്കുകയാണ്. എങ്ങനെയാണോ ജ്ഞാതാവായിരിക്കുന്ന നിന്റെ സ്വരൂപം പരമാർത്ഥമായിരിക്കുന്നത്, അതുപോലെ നിന്നിൽ അനുഭവപ്പെടുന്ന നിന്റേതായി തോന്നുന്നതായ ഈ കർമ്മവും കർമ്മഫലങ്ങളും കർമ്മഹേതുക്കളും പരമാർത്ഥമല്ല എന്ന് ബോധിപ്പിക്കുന്നു. ഇതാണ് ഇതിന്റെ നാശം എന്ന് പറയുന്നത്. പരമാർത്ഥമല്ലെങ്കിൽ അവിടെ എന്താണ് ഉത്പന്നമാകുന്നതിനോ നശിക്കുന്നതിനോ ആയിട്ട് അങ്ങനെ അവിടെ വസ്തുവില്ല. അതാ നശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഉത്പന്നമാകണം. ഉത്പത്തി നാശങ്ങളില്ലാത്ത ഒന്നിന്റെ നാശം എന്ന് പറയുന്നത് എന്താണ്? ആ ഉത്പത്തി നാശങ്ങൾ പരമാർത്ഥമല്ല എന്ന് ബോധിക്കുകയാണ്. തത്വജ്ഞാനത്തിൽ, പരമാർത്ഥജ്ഞാനത്തിൽ താൻ എന്തിനെ അറിയുന്നു? എന്താണോ തന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കർമ്മങ്ങൾ, കർമ്മഹേതുക്കൾ, കർമ്മകാര്യങ്ങളെല്ലാം അസത്യമാണ്, പരമാർത്ഥമല്ല എന്ന് ബോധിപ്പിക്കുന്നു. ഇതാണ് കർമ്മനാശം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതു കാലം വരെയാണോ ഒരുവനിൽ ജ്ഞാനം നിൽക്കുന്നത്, ആ കാലം വരെ കർമ്മനാശത്തിന് ഇതേ ഉള്ളൂ അർത്ഥം, വേറെ അർത്ഥമൊന്നുമില്ല. ഇത് ഞാൻ വിശദീകരിക്കാൻ കാരണം ഈ ഇന്ദ്രപ്രദർദന ആഖ്യായികയെ തെറ്റിദ്ധരിച്ചിട്ട് ആൾക്കാർ ഇതിനു വേണ്ടി പുസ്തകങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിന് താല്പര്യം മനസ്സിലാക്കാതെ അതുകൊണ്ടാണ്. അപ്പൊ ജ്ഞാനം ഒരു വസ്തുവിനെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അഗ്നി ദഹിപ്പിക്കുന്ന പോലെയല്ല. അതിന് സാമ്യതയുണ്ട്. അഗ്നി ദഹിപ്പിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഒരു വസ്തുവിനെ രൂപാന്തരപ്പെടുത്തുന്നു. ഒന്നുകിൽ അതിനെ ചാരമാക്കി മാറ്റും, അല്ലെങ്കിൽ അതിനെ വായുവാക്കി മാറ്റും, അതിനെ പഞ്ചഭൂതങ്ങളായി വിഘടിപ്പിക്കും, രൂപാന്തരപ്പെടുത്തുന്നു. അതുപോലെ ഒരു സാദൃശ്യം ഇവിടെയുണ്ട്. തത്വജ്ഞാനം കർമ്മങ്ങളെ അസത്യമെന്ന് ബോധിപ്പിക്കുക എന്താണോ, മുമ്പ് സത്യമായി ബോധ്യപ്പെട്ടിരുന്ന കർമ്മങ്ങളെ രൂപാന്തരപ്പെടുത്തി എങ്ങനെ അത് അസത്യമാണെന്ന് ബോധിപ്പിച്ചു. അത് അസത്യമാണെങ്കിൽ തന്നിൽ അസത്യമായി സ്ഥിതി ചെയ്യുന്ന കർമ്മവും കർമ്മഫലവും കർമ്മഹേതുവും തന്നെ ബാധിക്കുന്നില്ല. എങ്ങനെയാണോ ഒരു മരീചികയിലെ ജലം മരുഭൂമിയെ ബാധിക്കാതിരിക്കുന്നത്, അതുപോലെ തന്നിൽ നിലനിൽക്കുന്ന ഇത് വാസ്തവമല്ല, മറിച്ച് തന്നിൽ ആരോപിതമാണ്. ആരോപിതമായിരിക്കുന്നതിനെ തന്നെ ബാധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിനെ നീക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവും ആവശ്യമില്ല, അതും ആവശ്യമില്ല. എന്നാൽ പിന്നീട് നശിപ്പിക്കാനൊരു ശ്രമത്തിന്റെ ആവശ്യമില്ല. മരുഭൂമിയിലെ ജലം അത് കേവലം ഭ്രാന്തിയാണെന്ന് ബോധിച്ച ഒരുവൻ ആ ജലത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നില്ല. എന്നാൽ ഈ വെള്ളമെല്ലാം കോരി വറ്റിച്ച് മരുഭൂമിയെ ഉണക്കിക്കളയാമെന്ന് ശ്രമിക്കുന്നില്ല. അതുപോലെ ഈ കർമ്മം, ഇതാണ് പറയുന്നത് കർമ്മരഹസ്യം എന്ന് പറയുന്നത്, കർമ്മതത്വം എന്ന് പറയുന്നതാണ്. ഇതാണ് കർമ്മത്തിന്റെ തത്വം. എന്താണ് കർമ്മം? പരമാർത്ഥമല്ല. ഇതാണ് കർമ്മത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. എന്താണ് കർമ്മം? തന്നെ പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല, പക്ഷെ അത് പരമാർത്ഥം പോലെ അനുഭവപ്പെടുന്നു. തന്നിൽ എപ്പോഴും അത് കാണുന്നുണ്ട്, പക്ഷെ അത് പരമാർത്ഥം അല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് പറയും എന്താണ് കർമ്മം തന്നിൽ ആരോപിതമാണ് എന്ന് വരുമ്പോൾ എന്ത് വരുന്നു? അദ്വേഷ്ടി എന്നെ കാംക്ഷതി, അവൻ കർമ്മത്തെ വിദ്വേഷിക്കുന്നില്ല, അവൻ കർമ്മത്തെ കാംക്ഷിക്കുന്നുമില്ല, രണ്ടും ചെയ്യുന്നില്ല. കർമ്മത്യാഗം എന്നെല്ലാം പറയുന്ന എന്താണ്? ഇത്തരത്തിലുള്ള ഒരു ബോധം ഉണ്ടാക്കുന്നതിനുള്ള തന്റെ അന്ധകരണ ശുദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന ചില ബാഹ്യമായ അനുഷ്ഠാനങ്ങളാണ്, അല്ലെങ്കിൽ മാനസികമായ ചില ഭാവനകളാണ്. പക്ഷെ ഇതങ്ങനല്ല. ഇത് പറയുന്ന എന്താണോ, തന്റെ പരമാർത്ഥ ജ്ഞാനത്തിൽ, തന്റെ പരമാർത്ഥ സ്വരൂപത്തെ കുറിച്ചുള്ള ജ്ഞാനത്തിൽ കർമ്മങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു തന്നെ? പിന്നെ അവൻ കർമ്മങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. കർമ്മം ബന്ധനകരങ്ങളാണ്, കർമ്മം തന്നെ ബന്ധിക്കും, അതുകൊണ്ട് ഈ കർമ്മബന്ധനത്തിൽ നിന്ന് മോചിതനാകാൻ വേണ്ടി ഞാൻ ഇന്നത് ചെയ്യണം, അങ്ങനെയൊരു ചിന്തയില്ല. അസത്യമായ കർമ്മങ്ങളുടെ കാരകത്വത്തെക്കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല, കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, ഹേതുവിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പം അവനെന്ത് ചെയ്യുന്നു? കർമ്മമുക്തനായിത്തീരുന്നു. എന്തുകൊണ്ട്? ഈ ബോധം കൊണ്ട്. ശരി, കർമ്മം അസത്യമാണ് എന്നങ്ങ് ബോധിക്കാൻ കഴിയുമോ? ഇല്ല. കാരണം ഈ കർമ്മങ്ങളെല്ലാം സത്യമായി ബോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുവന് നേരിട്ട് കർമ്മം അസത്യമാണെന്ന് ബോധിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു വസ്തുവിനെ ഒരു തരത്തിൽ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് വിപരീതമായ ഞാൻ അവിടെ കൊണ്ടുവരുക പ്രയാസമാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുവിനെ ഞാൻ ഇന്നതാണെന്ന് ഗ്രഹിക്കുമ്പോൾ ഇന്നതല്ല എന്ന് ഗ്രഹിക്കാൻ പ്രയാസമാണ്. രണ്ടും ഒരേ സമയം നടക്കത്തില്ല. എന്റെ മുമ്പിൽ പ്രത്യക്ഷമായിരിക്കുന്ന ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളെ ഞാൻ കണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളല്ല എന്നറിയാൻ പറ്റില്ല. പരസ്പര വിരുദ്ധങ്ങളായ രണ്ടറിവ് ഒരിടത്ത് നിൽക്കത്തില്ല. പക്ഷെ അതിനുവേണ്ടി ഒരറിവ് വേണം. എന്താണ് ആ ഒരറിവ്? സത്യത്തെ പ്രകാശിപ്പിക്കുന്നതും ആ സത്യത്തിന്റെ പ്രകാശത്തിൽ മിഥ്യയെ വേർതിരിച്ചറിയുന്നതുമായിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കണം? തന്റെ പരമാർത്ഥത്തെ അറിയണം. അത് അല്ലെങ്കിൽ എന്താണ്, ഈ കർമ്മം അസത്യമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് സത്യമെന്നറിയും. ഏതൊരു സത്യത്തിന്റെ പ്രകാശമാണോ കർമ്മത്തെ സത്യമെന്ന് ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ആ സത്യത്തെക്കുറിച്ച് ഉള്ള ബോധം വേണം. അതിനാണ് ഇവിടെ പറഞ്ഞത് എന്താണ്, മാം വേദ, നീ എന്നെ അറിയുക. നീ എന്നെ അറിയുക എന്ന് പറഞ്ഞാൽ നിന്റെ സ്വരൂപത്തെ അറിയുക. ഞാൻ തന്നെയാണ് നിന്റെയും സ്വരൂപമായിരിക്കുന്നത്. നീ എന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നിന്നെ അറിഞ്ഞതായി. അവിടെ എന്താണ് അറിയുന്നത്? എന്നെ എങ്ങനെ അറിയുന്നു? പരമാർത്ഥമായി അറിയുന്നു. അപ്പോൾ പരമാർത്ഥജ്ഞാനത്തിൽ കർമ്മം എന്ത് ചെയ്യുന്നു? അവിടെ കർമ്മത്തിന് പരമാർത്ഥമായിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? പരമാർത്ഥത്തിൽ ആരോപിതമായതുകൊണ്ട്. പരമാർത്ഥജ്ഞാനത്തിൽ കർമ്മം അസത്യമാണെന്ന് ബോധിപ്പിക്കുന്നു. അപ്പോൾ പരമാർത്ഥജ്ഞാനം കൊണ്ട് മാത്രമേ കർമ്മത്തിൻ്റെ അസത്യത്വ ബോധമുണ്ടാകത്തുള്ളൂ. ഇതിനെ ചില സ്ഥലങ്ങളിൽ തിരിച്ചും പറയും, എന്താണ്? കർമ്മം അസത്യമാണെന്ന് ബോധിക്കുക, അങ്ങനെ തന്റെ സ്വരൂപം പരമാർത്ഥമാണെന്നറിയുക. പ്രപഞ്ചം അസത്യമാണെന്ന് ബോധിക്കുക, എന്താണ് പ്രപഞ്ചത്തിൽ സത്യമാണെന്ന് ബോധിക്കുക എന്ന് പറയുന്നു. ഇപ്പൊ ശ്രുതി എന്താണ് രണ്ടും പറയുന്നുണ്ടെന്നാണ്? അതോ അന്യതാർത്ഥം നിഹനാനാസ്തി കിഞ്ചന തിരിച്ചു ബോധിപ്പിക്കുന്നുണ്ട്. തത്വമസി ആത്മീയ വേദം സർവം സർവം ഖല്ലിതം ബ്രഹ്മ. ഇതെന്താണ്? ഒരേ ഒരു ജ്ഞാനത്തിന്റെ തന്നെ രണ്ട് വശങ്ങളാണ്. ശ്രുതി തന്നിക്ക് അഭിമുഖമായി വന്ന് തന്നെ ബോധിപ്പിക്കുന്നു, നീ എന്റെ പരമാർത്ഥ സ്ഥിതി ഇതാണ്, നീ പരമാർത്ഥമാണ്, നീ പരമാർത്ഥ സ്വരൂപനാണ് എന്ന് ബോധിക്കുമ്പോൾ, അതുവരെ താൻ പരമാർത്ഥമെന്ന് ബോധിച്ചിരുന്ന ശരീരാദി പ്രപഞ്ചം അത് പരമാർത്ഥമല്ല എന്നും ആ ബോധത്തിൽ തന്നെ തെളിയുന്നു. ഇവിടെ പരസ്പര വൈരുദ്ധ്യം വരുന്നില്ല. അതേസമയം നീ സത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിനെ അതിനെ നോക്കിയിട്ട് സത്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും, അതെങ്ങനെ എനിക്ക് ബോധിക്കാൻ പറ്റും? കാരണം ഞാനിപ്പോൾ ഇതിനെ സത്യമായി ബോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുവിനെ ഇന്ന വസ്തുവായി ഞാൻ ബോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ആ വസ്തുവല്ല എന്നൊരാൾ പറഞ്ഞാൽ ഗ്രഹിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ശ്രുതി എന്താ ചെയ്യുന്നത്? നേരിട്ട് തത്വത്തെ ബോധിപ്പിക്കുന്നതാണ്. ആദ്യം പറഞ്ഞെന്താണ്? മാം വേദ. അങ്ങനെ നീ അറിഞ്ഞു കഴിഞ്ഞാൽ ആ അറിവിൽ തന്നെ എന്തു ചെയ്യും? അറിവ് സത്യത്തെ പ്രകാശിപ്പിക്കുന്നത് പോലെ തന്നെ അസത്യത്തെയും പ്രകാശിപ്പിക്കും. എങ്ങനെയാണോ വെളിച്ചം, ആ വെളിച്ചം കൊണ്ട് ഗ്രഹിക്കേണ്ട വസ്തുക്കളെ ഗ്രഹിപ്പിക്കുന്നത് പോലെ തന്നെ അതേസമയം തന്നെ ആ വസ്തുവിന്റെ അടുത്തായി അതിന്റെ നിഴലായിരിക്കുന്ന ഇരട്ടിനെയും ബോധിപ്പിക്കുന്നു. അപ്പോൾ വെളിച്ചം പറയുന്ന എന്താണിത്? പ്രകാശമയമായ വസ്തു, അതിനടുത്ത് കാണുന്നത് ഇരള് എന്ന് ബോധിപ്പിക്കുന്നു. പക്ഷെ അത് ബോധിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? വെളിച്ചത്തിന്റെ ബോധം വേണം, വെളിച്ചത്തെ കാണണം കണ്ണുകൊണ്ട്. അപ്പോഴാണ് ഇരട്ടിനെയും ബോധിക്കുന്നത്. അതുപോലെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നു? സത്യത്തെ ബോധിപ്പിക്കുന്നു. മാം വിജാനാദി, നീ പരമാർത്ഥത്തെ ഞാനായി അറിയുക. നഹ വൈതസികേജന കർമ്മണ ലോകോമിയതേ. ആ അറിവിൽ കർമ്മങ്ങൾ അസത്യമാണെന്ന് ബോധിക്കുന്നത് കൊണ്ട് അവിടെ എത്ര ഘോരമായ ഹിംസാത്മകമായ കർമ്മമാണെങ്കിലും ശരി, ആ കർമ്മങ്ങൾ പരമാർത്ഥമല്ല. പരമാർത്ഥമല്ലാത്തതുകൊണ്ട് നിനക്ക് കർമ്മബന്ധനം സംഭവിക്കുന്നില്ല, സംസാരം സംഭവിക്കുന്നില്ല, നീ മുക്തനായിരിക്കുന്നു എന്നിവിടെ ബോധിപ്പിക്കുന്നു. ഇത്യാദിജ ബ്രഹ്മപരിഗ്രഹേ ഘടത. ഇതെല്ലാം യോജിക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ പ്രാണശബ്ദത്തിലൂടെ ബ്രഹ്മത്തെയാണ് ഉപദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അതാണ് ബ്രഹ്മവിജ്ഞാനേനഹി സർവകർമ്മക്ഷയ പ്രസിദ്ധ. ബ്രഹ്മവിജ്ഞാനത്തിലൂടെയുള്ള സർവകർമ്മക്ഷയം പ്രസിദ്ധമാണ്. എങ്ങനെ പ്രസിദ്ധം? ശാസ്ത്രത്തിൽ പ്രസിദ്ധമായിരിക്കുന്നു, ഉപദേശത്തിൽ പ്രസിദ്ധമായിരിക്കുന്നു, വിദ്വാൻമാരുടെ അനുഭവത്തിൽ അത് പ്രസിദ്ധമായിരിക്കുന്നു. അത് വിദ്വാൻമാരുടെ അറിവാണ്. കർമ്മം ക്ഷയിക്കുന്നതാണ്, തന്നിൽ സർവകർമ്മങ്ങളും ക്ഷയിക്കുന്നു. തന്നിൽ ഒരു കർമ്മത്തിനും പരമാർത്ഥമായി നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളത്. ക്ഷീയം തേജാസി കർമാണി തസ്മിൻ ദൃഷ്ടി പരാവരെ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു ആർത്ഥത്തിലാണ്. അപ്പോൾ ഇവിടെ ഇനി പറയും ഭാഷകാരം തന്നെ. ഇവിടെ ശ്രുതി എന്താ ചെയ്യുന്നത്? ആ ജ്ഞാനത്തിന്റെ മഹത്വത്തെ പ്രദർശിപ്പിക്കുകയാണ്. ജ്ഞാനം ഇത്രയും മഹത്വമുള്ളതാണ്, അതെന്ത് ചെയ്യുന്നു? ഇത്രയും ഘോര കർമ്മങ്ങളെപ്പോലും തുച്ഛമാക്കി കളയുന്നു. ആ കർമ്മത്തിന് സഹജമായിരിക്കുന്ന കാര്യോത്പാദന സാമർഥ്യത്തെ നിർബീജമാക്കി കളയുന്നു. ആ ബോധമുള്ളവനെ കർമ്മത്തിന് ബന്ധിക്കാൻ കഴിയുന്നില്ല. സംശയം വരും, ഇത്രയും വലിയൊരു ബോധത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഈ മഹാപാതകങ്ങളെ എന്തിനു പറഞ്ഞു? ഭ്രൂണഹത്യ, സ്തേയം, മോഷണം. ഇങ്ങനെ ഒരു ജ്ഞാനമുള്ളവൻ മോഷ്ടിച്ചാലും കുഴപ്പമില്ല, അവന് വേണ്ടി വന്നാൽ മോഷ്ടിക്കുക, മോഷണം നടത്തിയാൽ അവനെ ബാധിക്കില്ല എന്നാണ് പറയുന്നത്. ഭ്രൂണഹത്യയോ ബ്രഹ്മഹത്യയോ പോലെയുള്ള മഹാപാപങ്ങൾ അനുഷ്ഠിച്ചാലും ഒന്നുമില്ല. ഭ്രൂണഹത്യ എന്ന് പറയുമ്പോൾ ജീവഹത്യയാണ്, ജീവനെ ഹനിക്കുക. ജീവനെ ഹനിക്കുന്ന ഏത് തരത്തിലായാലും ശരി, അത് ഭ്രൂണരൂപത്തിലായാലും ശരി, അതിനെ ഹനിക്കുന്നത് ദോഷമാണ്. കാരണം ഒരു ജീവന് അതിൻ്റെ പൂർണ്ണമായ വികാസത്തിന് അത് തടസ്സമായി വരും. അതിനെ ഹനിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മഹത്യ, സദ്ഗുണസമ്പന്നനും സദാചാര സമ്പന്നനും പരമാർത്ഥജ്ഞാനിയുമാണ് ബ്രാഹ്മണൻ. അങ്ങനെയുള്ള ഒരു ബ്രാഹ്മണനെ ഹനിക്കുക എന്ന് പറയുന്നത് അത് മഹാപാതകമാണ്, അതിന് പ്രായശ്ചിത്തം പോലും ഇല്ല. ഇങ്ങനെയുള്ള മഹാപാതകങ്ങൾ അപ്പോൾ ഒരാൾക്ക് ചെയ്യാവുന്നതാണോ വരുന്നത്? ആ ഒരു വിഷയത്തെക്കുറിച്ചല്ല ചെയ്യുന്നത്. കാരണം ഇവിടെ ധർമ്മ അധർമ്മ വിചാരമല്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. ഏത് നിനക്ക് ചെയ്യാം, ഏത് നിനക്ക് ചെയ്യാൻ പാടില്ല എന്നിവിടെ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നു. ഹിംസ ധർമ്മമാണോ അതോ അഹിംസയാണോ ധർമ്മം? ഏതാണ് അഹിംസയാണോ ഒഴിവാക്കേണ്ടത്, ഹിംസയാണോ അനുഷ്ഠിക്കേണ്ടത്? ഇങ്ങനെയുള്ള വിഷയങ്ങളല്ല ചർച്ച ചെയ്യുന്നു. ധർമാധർമ്മങ്ങളുടെ പ്രകടനത്തിൽ ധർമാധർമ്മങ്ങളെ നമ്മളെ ബോധിപ്പിക്കുമ്പോൾ അവിടെ ചിന്തിക്കുന്നത് എന്താണ്? ഒരുവന് ഭ്രൂണഹത്യയാകാമോ പാടില്ലയോ, മോഷണോ ആകാമോ പാടില്ലയോ, ഇതെല്ലാം ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. സാധാരണ ഒരു ആസ്തികനായ ഒരു മനുഷ്യൻ അവൻ എന്റെ ലോകവ്യവഹാരത്തിൽ ഇത്രയുള്ള ഹിംസാത്മകമായ കർമ്മങ്ങൾ വരാമോ പാടില്ലേ എന്ന് ചിന്തിക്കുന്നിടത്താണ് ധർമാധർമ്മ വിചാരം വരുന്നത്. ഇവിടെ ധർമാധർമ്മ വിചാരമല്ല വരുന്നത്, ഇവിടെ ബ്രഹ്മവിചാരമാണ്. ആ ബ്രഹ്മവിചാരത്തിൽ പുണ്യവും പാപവും രണ്ടും ഒരുപോലെ തന്നെ അസ്ഥാനത്താണ്. അവിടെ അതിന് രണ്ടിനും പരമാർത്ഥത ഇല്ല എന്നുള്ള കാര്യമേ പറയുന്നുള്ളൂ. എന്നാൽ ബ്രഹ്മജ്ഞാനിക്ക് ഹിംസ ചെയ്യാമോ മോഷ്ടിക്കാമോ, ഇത്തരമൊരു കാര്യം ബ്രഹ്മജ്ഞാനിയുടെ പ്രകടനത്തിൽ ചർച്ചയ്ക്കേ വരുന്നില്ല. എന്തുകൊണ്ട്? അത് ധർമ്മമീമാംസയല്ല, ഇത് ബ്രഹ്മമീമാംസയാണ്. ബ്രഹ്മമീമാംസയിൽ എന്താണ്? എന്താണോ താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണോ താനായിരിക്കുന്നത്, ഇതിൻ്റെ എല്ലാം പരമാർത്ഥം എന്താണെന്നുള്ള ചിന്തയാണ്. എന്നാൽ ധർമാധർമ്മങ്ങളെക്കുറിച്ച് ചിന്തയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഹിംസയെക്കുറിച്ചുകൂടെ കണ്ടതുകൊണ്ട് ബ്രഹ്മജ്ഞാനിക്ക് ഹിംസയാകാമോ എന്നൊരു ചോദ്യം, ആകാമെന്നോ അല്ല അത് പാടില്ല എന്നുള്ളൊരു സമാധാനം അതല്ല ഇവിടെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു ചർച്ച ചെയ്തല്ല. അതുകൊണ്ട് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം, ബ്രഹ്മജ്ഞാനിയുടെ പ്രകടനത്തിൽ ധർമ്മമീമാംസയല്ല ബ്രഹ്മമീമാംസയാണ്. ശരി, അപ്പോൾ അങ്ങനെ ബ്രഹ്മജ്ഞാനം ഒരുവനിൽ അവന്റെ സർവകർമ്മങ്ങളെയും നശിപ്പിച്ചു എന്ന് വെച്ചാൽ അത് അസത്യമാണെന്ന് ബോധിപ്പിച്ചു. അങ്ങനെ ബോധിപ്പിച്ച സ്ഥിതിക്ക് പിന്നെ അവിടെ ധർമ്മ വിചാരത്തിന്റെ ആവശ്യമില്ല. അവന്റെ ധർമ്മം എന്താണ് അധർമ്മം എന്താണെന്നൊരു വിചാരം അവിടെ പ്രസക്തമേ അല്ല. എന്തുകൊണ്ട്? അവന്റെ മുമ്പിൽ ധർമ്മവുമില്ല അധർമ്മവുമില്ല. രണ്ടും അവന്റെ മുമ്പിലില്ല. അവന്റെ മുമ്പിൽ എന്ത് മാത്രമേ ഉള്ളൂ? പരമാർത്ഥ തത്വം മാത്രമേ അവന് പ്രകാശിക്കുന്നുള്ളൂ. ആ പരമാർത്ഥ തത്വ പ്രകാശത്തിൽ ബാക്കി ധർമ്മമായാലും അധർമ്മമായാലും തദ്ഫലങ്ങളായ പുണ്യ പാപങ്ങളായാലും ശരി, എല്ലാം അസത്യമാണ്. അവനെ സംബന്ധിച്ച് അവൻ അസത്യം എന്നുള്ള ബോധമാണ്. പിന്നെ എങ്ങനെ അവിടെ ധർമാധർമ്മങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു? എന്നാൽ ശാസ്ത്രത്തിൽ ചില സന്ദർഭങ്ങളിൽ ബ്രഹ്മജ്ഞാനിയുടെ കർമ്മങ്ങളെക്കുറിച്ച് ചിന്തിക്കും. അത് എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള ചില സന്ദർഭത്തിൽ. അതൊരു മുഖ്യമായ ചർച്ചയല്ല, ഗൌണമായ ചർച്ചയാണ്. അത് എന്തിനു വേണ്ടി അങ്ങനെ ചർച്ച ചെയ്യുന്നു? ലോകത്തിൽ മിഥ്യാചാരന്മാരായ മനുഷ്യർ, ഞങ്ങൾ ബ്രഹ്മജ്ഞാനികളാണെന്ന് ആ ബ്രഹ്മബോധമില്ലാതെ അവകാശവാദം ഉന്നയിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ബ്രഹ്മബോധമില്ലാത്ത ഒരാളിനും ലോകത്തിനെ തെറ്റിദ്ധരിപ്പിക്കുക എന്താണ്? താൻ ബ്രഹ്മജ്ഞാനിയാണ് എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ ശ്രദ്ധയും വിശ്വാസവും എല്ലാം പിടിച്ചുപറ്റിയിട്ട് ലോകത്തിനെ തെറ്റായ വഴിക്ക് നയിക്കും. ഒരാൾ ബ്രഹ്മജ്ഞാനം കൊണ്ട് സുഖമായി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ലോകത്തിനൊരു ദോഷമില്ല. പക്ഷെ ഇയാൾ ബ്രഹ്മജ്ഞാനവും കൊണ്ട് പുറത്തിറങ്ങി ലോകത്തിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണെങ്കിൽ അത് വലിയ അപകടമാണ്. അപ്പോ ബ്രഹ്മജ്ഞാനമില്ലാതെ ബ്രഹ്മജ്ഞാനത്തിന്റെ പേരിൽ പുറത്തിറങ്ങി ലോകോപദേശം ചെയ്യുകയാണ്, പറയുന്നു ഞാൻ ബ്രഹ്മജ്ഞാനിയാണ് എന്നെ ഒന്നും ബാധിക്കത്തില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ലോകമെന്തെയും അധർമ്മത്തിന്റെ മാർഗത്തെ സഞ്ചരിക്കും. അപ്പോൾ അത് ബ്രഹ്മജ്ഞാനികൾക്ക് വേണ്ടി ചർച്ച ചെയ്യുന്നില്ല. ബ്രഹ്മജ്ഞാനമില്ലാതെ ബ്രഹ്മജ്ഞാനമുണ്ടെന്ന് നടിക്കുന്നവരെ ഉദ്ദേശിച്ചാണ് അത് പറയുന്നത്. എന്താണ് ബ്രഹ്മജ്ഞാനിക്ക് ഏത് കർമ്മം ചെയ്യാം ഏത് കർമ്മം ചെയ്യാം പാടില്ല എന്നെല്ലാം ചിന്തിക്കുന്നു. അല്ലാതെ ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ചല്ല, ബ്രഹ്മജ്ഞാനം ഉണ്ടെന്ന് നടിക്കുന്നവരെ സംബന്ധിച്ച് ആ ചർച്ചയ്ക്ക് പ്രസക്തിയുണ്ട്. ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളാണെങ്കിലും അവിടെ ധർമാധർമ്മങ്ങൾക്ക് ഉപരിയാണ് ജ്ഞാനിയുടെ നില. ഓ ബ്രഹ്മ ബോധത്തിൽ നിന്നുകൊണ്ടൊരാൾ അങ്ങനെ ധർമ്മത്തെയോ അധർമ്മത്തെയോ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. ബ്രഹ്മബോധത്തിൽ അയാൾക്ക് പറയാനുള്ളത് ഉപദേശിക്കാനുള്ളത് ബ്രഹ്മബോധം മാത്രമേ ഉള്ളൂ, പരമാർത്ഥ തത്വം മാത്രമേ ബോധിപ്പിക്കാനുള്ളൂ, മറ്റൊന്നും അയാളെ സംബന്ധിച്ച് ബോധിപ്പിക്കാനുള്ളൂ. ആ രണ്ട് തലമാണ്. അതുകൊണ്ടാണ് വേദം തന്നെ രണ്ടായി പിരിഞ്ഞിരിക്കുന്നത്. ഒന്നെന്താണ് കർമ്മകാണ്ഡം, അവിടെ എന്ത് ചെയ്യുന്നു, എന്താണ് ധർമ്മം എന്താണ് അധർമ്മം എന്ന് ചിന്തിക്കുന്നു. മനുഷ്യനെ ധർമ്മത്തിന്റെ മാർഗത്തിൽ യാഗാതിരേവ ധർമ്മ എന്ന് പറഞ്ഞ് ധർമ്മത്തിന്റെ മാർഗത്തെ സഞ്ചരിപ്പിക്കുന്നു. അത് വേറെ ആൾക്കാരുടെ ജോലിയാണ്. അടുത്ത ഉത്തരകാണ്ഡത്തിലേക്ക് വരുമ്പോഴും എന്താണ് പരമാർത്ഥം, അവിടെ ഗുരുക്കന്മാർ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. ഇത് രണ്ടായി നീക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ബ്രഹ്മജ്ഞാനത്തിന്റെ തലത്തിൽ അവിടെ ധർമ്മ അധർമ്മ വിചാരങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല, അത് അസത്യമാണ് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ധരിച്ചിരിക്കും. പിന്നെ പിന്നെ ഈശ്വര പുരുഷന്മാര് അവതാര പുരുഷന്മാര് ലോകസംഗ്രഹ പ്രവൃത്തികൾ ചെയ്യുന്നത് തത്വജ്ഞാന ഉപദേശം ചെയ്യുന്നത് അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ ചർച്ച ചെയ്യുന്നതല്ല, ഇവിടെ ചർച്ച ചെയ്യുന്നത് ബ്രഹ്മജ്ഞാനികളെ കുറിച്ചാണ്. ആ ബ്രഹ്മജ്ഞാനികൾ ബ്രഹ്മജ്ഞാനത്തെ കുറിച്ചാണ്, അതും ബ്രഹ്മജ്ഞാനികളെ കുറിച്ചുമല്ല ഇവിടെ പറയും. എന്താണ് ഇവിടെ ജ്ഞാനിയെ കുറിച്ചുള്ള ചർച്ച അല്ല മുഖ്യമായിട്ട്, അത് വരുന്നുണ്ട് ഗൗണമായിട്ട്. പക്ഷെ ഇവിടെ ചർച്ച ചെയ്യുന്ന എന്തിനെ കുറിച്ച്? ബ്രഹ്മജ്ഞാനത്തെ കുറിച്ചാണ്. എന്താണ് ആ ജ്ഞാനം? ശ്രുതിയുടെ ഉപദേശത്തിൽ നിന്ന് ശ്രോതാവിന് ആ ജ്ഞാനം എങ്ങനെ കൈവരുന്നു, ആ ജ്ഞാനത്തിന്റെ സ്വരൂപം എന്താണ്, അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോ ആ ജ്ഞാനത്തിന്റെ ദൃഷ്ടിയിൽ കാണണമെന്ന് പറയും. അടുത്തു വരുന്ന സൂത്രത്തിൽ ശാസ്ത്രദൃഷ്ടിയാത് ഉപദേശോപാമവേ ദേവവത് എന്നുള്ളത് വളരെ പ്രസിദ്ധമായ അതിൽ പറയുകയാണ്. അത് തിരിച്ചറിയണം, ജ്ഞാനദൃഷ്ടി എന്താണ്, ശരീരദൃഷ്ടി എന്താണ്, ലോകദൃഷ്ടി എന്താണ്, വ്യവഹാരദൃഷ്ടി എന്താണ്, പരമാർത്ഥ ദൃഷ്ടി എന്താണ്. ഇത്തരത്തിൽ ദൃഷ്ടിഭേദത്തെ ഗ്രഹിച്ചുകൊണ്ട് വേണം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ മനസ്സിലാക്കുന്നവനെന്താ ഒരാറ് പറ്റും, ഇതിനെ ഗ്രഹിക്കാൻ വരുന്നവനെന്താ ഒരാറ് പറ്റും എന്ന് വെച്ചാൽ ഈ തത്വത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധം ഉണ്ടാകത്തില്ല. അതിനാണ് നമ്മൾ പറയുന്നത് കൺഫ്യൂഷൻ ഉണ്ടാകും എന്ന് പറയും. അവന് ഈ ദൃഷ്ടിഭേദത്തെ മനസ്സിലാക്കിയില്ലെങ്കിൽ ആശയക്കുഴപ്പം വരും. എന്താണ് ഇയാൾ ജ്ഞാനിയാണ് എന്ന് പറയുന്നു, ഒന്നുകിൽ സ്വയം അവകാശപ്പെടുന്നു, അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നു ഇയാൾ ജ്ഞാനിയാണെന്ന്. അപ്പോൾ ഇയാൾ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ ജ്ഞാനത്തിന് ചേരുന്നതാണോ, സംശയം വരും. എന്താണ് ഈ ദൃഷ്ടിഭേദത്തെ മനസ്സിലാക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇയാൾ ജ്ഞാനിയാണെന്ന് പറയുന്നു, അങ്ങനെ ജ്ഞാനിയായിരിക്കുന്ന ഇയാൾക്ക് പ്രവർത്തിക്കാൻ അവകാശമുണ്ടോ, പ്രവർത്തിക്കാമോ, പ്രവർത്തിച്ചാൽ തന്നെ എന്ത് പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എന്താ ഇയാൾ പ്രവർത്തിക്കുന്നതിൻ്റെ ലക്ഷ്യം ഉദ്ദേശ്യം, ഇങ്ങനെ നാനാതരത്തിലുള്ള സംശയങ്ങൾ തത്വജ്ഞാനത്തെ സംബന്ധിച്ചും തത്വജ്ഞാനിയെ സംബന്ധിച്ചും ഉണ്ടാകും. അതുകൊണ്ട് അതെല്ലാം ദൃഷ്ടിഭേദത്തിൽ മനസ്സിലാക്കണം എന്നടുത്ത് പറയും. അപ്പോൾ ഇവിടെ എന്താണ് ഇത് ചർച്ച ചെയ്യുന്നത്? തത്വജ്ഞാന ദൃഷ്ടിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന് ധർമ്മദൃഷ്ടി എന്ന് പറയുന്നത് വേറെയാണ്. ധർമാധർമ്മങ്ങളുടെ ദൃഷ്ടിയിൽ കാര്യങ്ങളെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് വേദം തന്നെ, അത് വേറെ. ജ്ഞാനദൃഷ്ടി എന്ന് പറയുന്നത് വേറെയാണ്. തത്വജ്ഞാനത്തിന്റെ ദൃഷ്ടിയിൽ പറയുന്നു, രണ്ടിനെയും കൂട്ടി കളിക്കരുത്, രണ്ടും രണ്ടാണ്. ആ തത്വജ്ഞാനത്തിന്റെ ദൃഷ്ടിയിൽ കർമ്മദൃഷ്ടിക്ക് സ്ഥാനമില്ലാത്തതുകൊണ്ടാണ് ഭാഷ്യകാരൻ എപ്പോഴും പറയുന്നത് സർവകർമ്മ സന്യാസപൂർവകമായ ജ്ഞാനനിഷ്ഠയാണ് വേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ ഒരാൾ സ്വയം തനിക്ക് തത്വജ്ഞാനം ഉണ്ടെന്ന് ഭ്രമിക്കുകയും അയാൾ കർമ്മമണ്ഡലത്തിൽ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ആകെ കുഴപ്പമാകും. ഇത് രണ്ടും കൂടി പൊരുത്തപ്പെടത്തില്ല, അവിടെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇവിടെ അതൊന്നുമില്ല, ഇവിടെ അതിനെ വളരെ വ്യക്തമായി തന്നെ പറയുന്നു. തസ്മിൻ ദൃഷ്ടേ, ആ പരമാർത്ഥ ദൃഷ്ടിയിൽ, പരമാർത്ഥ ജ്ഞാനത്തിൽ എന്താണ് കർമ്മത്തിൻ്റെ സ്ഥിതി? അത് പരമാർത്ഥമല്ല അതിൻ്റെ സ്ഥിതി. പരമാർത്ഥത്തിൽ കർമ്മത്തിന് പരമാർത്ഥ സ്ഥിതിയില്ല, അത് പരമാർത്ഥമല്ല എന്നുള്ള ബോധത്തിൽ അവിടെ കർമ്മങ്ങളില്ലാത്തതുകൊണ്ട് പറയുന്നതിൻ്റെ സാരം അതാണ്. ഭ്രൂണഹത്യ പോലുള്ള മഹാപാപങ്ങൾ പോലും ബ്രഹ്മജ്ഞാനി നിലനിൽക്കുന്നില്ല. പിന്നെ സത്കർമ്മങ്ങൾ എവിടെ നിൽക്കാനും? രണ്ടിനും ഒരേ സ്ഥാനം തന്നെ. മഹാപാതക കർമ്മങ്ങൾ അവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനിയിൽ സത്കർമ്മങ്ങളും നിൽക്കുന്നില്ല, രണ്ടും അവിടെ ഇല്ല. പിന്നെന്താ നിൽക്കുന്നതെന്ന് ചോദിക്കും, ജ്ഞാനം മാത്രം. തന്റെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്ന ജ്ഞാനം, പിന്നെ താൻ എന്തിനെയാണോ ഇന്നുവരെ അന്യമായി കരുതിയിരുന്നത് അതിൻ്റെ എല്ലാം സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്ന ജ്ഞാനം, ആ ജ്ഞാനം മാത്രമാണ് അവിടെ നിലനിൽക്കുന്നത്. അത് വിശദീകരിക്കും. പ്രജ്ഞാത്മത്വം ച ബ്രഹ്മപക്ഷേവ ഉപപദ്യതി. മാത്രമല്ല അവിടെ പറയുന്നത് പ്രജ്ഞാത്മാ, ഞാൻ പ്രജ്ഞാസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ്. ഇത് എന്താണ് ഇവിടെ ജ്ഞാനസ്വരൂപമായിരിക്കുന്നത്? ബ്രഹ്മമാണ്, സ്വയം ബ്രഹ്മ ജ്ഞാനസ്വരൂപമായിരിക്കുന്നു. അപ്പൊ ഈ ജ്ഞാനസ്വരൂപം എന്ന് പറയുന്നിടത്തും പലർക്കും സംശയമുണ്ടാകും. എന്താണ് ജ്ഞാനത്തിന്റെ സ്വരൂപം എന്നാണോ അതോ ജ്ഞാനമാകുന്ന സ്വരൂപം എന്നാണോ? അങ്ങനൊരു വ്യത്യാസം ചിന്തിക്കുന്നവർക്കേ ഉണ്ടാകത്തുള്ളൂ. ജ്ഞാനമാകുന്ന സ്വരൂപത്തോടു കൂടിയതാണോ അതോ ജ്ഞാനത്തിന്റെ സ്വരൂപത്തോടു കൂടിയതാണോ? അതിപ്പോ സത് സ്വരൂപം എന്ന് പറയുന്നിടത്ത് ഈ സംശയം വരും. സത്താകുന്ന സ്വരൂപത്തോടു കൂടിയതാണോ അതേ സത്തിന്റെ സ്വരൂപത്തോടു കൂടിയതാണോ? ഉദാഹരണം പറഞ്ഞാൽ എന്റെ മുമ്പിലിരിക്കുന്ന ഒരു വസ്തു സത്താണോ? ഈ വസ്തുവിന് ഞാൻ സത്തായിരിക്കുന്നു. അപ്പൊ സത് സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണോ? ഈ സത്തായിരിക്കുന്ന വസ്തുവിന്റെ സ്വരൂപമായിരിക്കുന്നത്, അതെന്താണ് സത്ത് തന്നെ. പിന്നെ ഇതിന് ഞാൻ എന്തുകൊണ്ട് സത്തെന്ന് പറയുന്നു? എനിക്കിപ്പോ ഇതിങ്ങനെ അനുഭവപ്പെടുന്നു, എന്റെ തകരാറില്ല, എന്റെ തെറ്റുകുറ്റങ്ങളൊന്നുമില്ല. എന്റെ മുമ്പിലിരിക്കുന്ന ഈ നശിക്കുന്ന വസ്തുവിനെ ഞാൻ സത്തായി അനുഭവപ്പെടുന്നു. അപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ സത്തിന്റെ സ്വരൂപമായ സത്ത്, അതെന്താ എന്റെ സ്വരൂപ? സത്ത് തന്നെ. അതിന് മറ്റൊരു സ്വരൂപത്തെ കാണിക്കുന്നില്ല. അതുകൊണ്ട് സത്തായ സ്വരൂപം, സത്തിന്റെ സ്വരൂപം, അതുപോലെ ജ്ഞാനമാകുന്ന സ്വരൂപം അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ സ്വരൂപം. ജ്ഞാനത്തിന്റെ സ്വരൂപം എന്നെങ്ങനെ പറയാൻ പറ്റും? കാരണം എന്റെ ഉള്ളിൽ, എന്റെ അന്ധക്കരണത്തിൽ, എന്റെ മനസ്സിന്റെ തലത്തിൽ സദാ നാനാതരത്തിലുള്ള ജ്ഞാനങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ജ്ഞാനം എനിക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു? ഇന്നലെ, ഇന്ന്, നാളെ എന്നിങ്ങനെ അനുഭവപ്പെടുന്നു. ഭൂത വർത്തമാന ഭാവി കാലങ്ങളും ജ്ഞാനം എന്റെ ഉള്ളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ജ്ഞാനത്തിന് സ്ഥിതി നാശങ്ങൾ ഞാൻ സ്വയം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അങ്ങനെയുള്ള എന്റെ അനുഭവങ്ങളുടെ സ്വരൂപമായിരിക്കുന്ന എന്താണ്? അത് ജ്ഞാനം തന്നെ. ആ സ്വരൂപത്തിനെന്താണ്? അവിടെ മാറ്റം സംഭവിക്കുന്നില്ല. ഞാൻ അതിനെ അറിയുന്നു, ഇതിനെ അറിയുന്നു, മറ്റൊന്നിനെ അറിയുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എന്താണ് ഈ എല്ലാ അറിവുകളിലും അനുസൂതമായിരിക്കുന്ന ഏതോ അതാണ് അതിൻ്റെ സ്വരൂപം. അപ്പൊ ജ്ഞാനത്തിൻ്റെ സ്വരൂപമായിരിക്കുന്നത് ആണ് പലയിടത്തും പറഞ്ഞത്. എന്താണ് വാക്കിൻ്റെ വാക്കാണത്, മനസ്സിൻ്റെ മനസ്സാണത് എന്ന് പറയുന്ന ഈ അർത്ഥത്തിലാണ്. അതുകൊണ്ട് പ്രജ്ഞാത്മാ ജ്ഞാനസ്വരൂപമായിരിക്കുന്നത്. അപ്പോൾ രണ്ടു തരത്തിലും അതിനെ മനസ്സിലാക്കണം. ജ്ഞാനസ്വരൂപമായിരിക്കുന്ന എന്ന് പറയുന്നത് അത് ബ്രഹ്മത്തെ സംബന്ധിച്ച് എങ്ങനെ പറയാൻ പറ്റും? ഇവിടെ ജ്ഞാനസ്വരൂപമായിരിക്കുന്ന അതുകൊണ്ടാണ് പറയുന്നത്. ഈ ആത്മവിദ്യ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രധാനമായിട്ട് സ്വ അനുഭവത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇത് താൻ എന്താണ് തൻ്റെ ബുദ്ധിയുടെ സാമർഥ്യം കൊണ്ട് കണ്ടെത്തുന്ന ഒരു തത്വചിന്തയല്ല. അതാണ് തത്വചിന്തകളിൽ നിന്ന് ആത്മവിദ്യയ്ക്കുള്ള വ്യത്യാസം. തത്വചിന്തകൾ പലതരത്തിലുണ്ട്, നാനാ തരത്തിലുള്ള തത്വചിന്തകളുണ്ട്. സംഖ്യന്മാർക്കൊരു തത്വചിന്തയുണ്ട്, നൈയായികന്മാർക്കൊരു തത്വചിന്തയുണ്ട്, വൈശേഷികന്മാർക്ക് മറ്റൊരു തത്വചിന്തയുണ്ട്, മീമാംസകന്മാർക്ക് തത്വചിന്തയുണ്ട്. അത് നാസ്തികം നാസ്തികം എന്ന് പറഞ്ഞ് മാറുന്നുണ്ട്. പിന്നെ ആധുനികങ്ങളായ എന്തെല്ലാം തത്വചിന്തകളുണ്ട്. ആ തത്വചിന്തകൾ ഇതുമായിട്ട് ബന്ധമില്ല. ആത്മവിദ്യ അങ്ങനെ ഒന്നല്ല, അങ്ങനെയുള്ള ചിന്തയല്ല. അതെന്താണ്? അത് പറയുന്നു അത് അനുഭവമാണ്. അതാണ് ചിന്തയല്ല എന്ന് പറയാൻ കാരണം. ചിന്തയെന്ന് പറയുമ്പോൾ അത് അനുഭവമായിക്കൊള്ളണമെന്നല്ല. ചില അനുഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്ത ചെയ്യും, അങ്ങനെ വരാം. പക്ഷെ എല്ലാം അനുഭവമായിക്കൊള്ളണമെന്നില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യന്മാർ പറയുന്നു തന്മാത്രകളെ കുറിച്ച്, നൈയായികന്മാരും വൈശേഷികന്മാരും പറയുന്നു പരമാണുവിനെ കുറിച്ച്, പരമാണുവിനുള്ള വിശേഷത്തെക്കുറിച്ച്. ഇത്തരം കാര്യങ്ങളും നമ്മളൊന്നും നമ്മുടെ നേരിട്ടുള്ള അറിവിന് വിഷയമാകുന്ന കാര്യങ്ങളല്ല. പക്ഷെ അതെല്ലാം തത്വചിന്തയ്ക്ക് വിഷയമാണ്. കാരണം അതിങ്ങനെ തത്വമാകും. കാരണം അവരതിനെയൊക്കെ തത്വമെന്ന് കരുതുന്നു. പരമാണുവിനെയും പരമാണുവിലിരിക്കുന്ന വിശേഷത്തെയും തത്വമായി പരമാർത്ഥമായി കാണുന്നു. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം പരമാർത്ഥ ചിന്തയാണ്. അത് അനുഭവം എന്ന് പറയാൻ പറ്റില്ല. എന്നാലും തത്വചിന്ത എന്ന് പേരിട്ട് വിളിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല, അതിനെയും വിളിക്കുന്നത് ദർശനം. ഇവിടെ ദർശനം എന്ന് പറഞ്ഞാൽ അതല്ല, അറിവാണ്. അറിവിന്റെ സ്വഭാവം എന്താണ്? അത് സദാ അനുഭവരൂപത്തിലിരിക്കത്തുള്ളു. ഇവിടെ അറിവിൽ നിന്ന് അന്യമായിരിക്കുന്ന ഏതെങ്കിലും തത്വത്തെക്കുറിച്ചോ പരമാർത്ഥത്തെക്കുറിച്ചോ ചർച്ച ചെയ്ത് തീരുമാനിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് എന്താണ്? സ്വയം തന്റെ സ്വരൂപമായിരിക്കുന്ന അറിവിനെ കുറിച്ചാണ് വിചാരം ചെയ്യുന്നത്. ഈ അറിവ് എന്ന് പറയുന്നതിന് ഒരിക്കലും പരോക്ഷമായിരിക്കാൻ കഴിയത്തില്ല. ഈ അറിവിനൊരിക്കലും അജ്ഞേയമായി ഇരിക്കാൻ കഴിയത്തില്ല. ആ അറിവ് എന്ന് പറയുന്നത് എന്താണ്? നിത്യപ്രകാശ സ്വരൂപമാണ്, തന്നിൽ തന്നെയുള്ള. അങ്ങനെയുള്ള അറിവിനെക്കുറിച്ചുള്ള ചിന്ത, അറിവിനെക്കുറിച്ചുള്ള വിചാരം എന്ന് പറയുന്നത് അത് അനുഭവരൂപമാണ്. അതുകൊണ്ടാണ് ഇതിന് അപരോക്ഷം എന്ന് പറയുന്നത്. അറിവിന് അപരോക്ഷമാകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ അറിവിനെ തന്റെ സ്വരൂപമെന്ന് ചിന്തിക്കുമ്പോഴും അത് തന്നിൽ തന്റെ സ്വരൂപമായി അത് സദാ അപരോക്ഷമായി തന്നെ അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് എന്താണ്? അനുഭവ അവസാനത്വ ഭാഷ്യകാരനം പറയും. അത് അനുഭവമാണ് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്. അതിന്റെ സ്വരൂപം അനുഭവമാണെന്നുള്ളത് വിസ്മരിച്ചിട്ട് ഈ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, അതിനെ ഒരു വിഷയമാക്കി മറ്റു വിഷയങ്ങളെ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മവിദ്യയാകത്തില്ല, ആത്മവിദ്യയാകത്തില്ല. ആത്മവിദ്യയെ സംബന്ധിച്ച് വിചാരം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ആത്മാവെന്ന് പറയുന്നത് അനുഭവസിദ്ധമാണ്. അനുഭവസിദ്ധമായ തന്റെ സ്വരൂപത്തിലാണ് അവന്റെ വിചാരം സംഭവിക്കുന്നത്. അവിടെ അനുഭവ അന്യമായി ഒന്നും തന്നെ ഇല്ല. എല്ലാം അറിവിനോട് അനന്യമായി തന്നെ ഇരിക്കുന്നു. ആണ് മറ്റ് വിചാര രീതികളിൽ നിന്നും ആത്മവിചാരത്തിനുള്ള പ്രത്യേകത. അങ്ങനെയുള്ള അതിനെ നമ്മളെ ബോധിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വാക്കുപയോഗിക്കുന്നത്. എന്താണ് മാം എന്താണ് പറയുന്നത്? മാം വേദ എന്നെ അറിയൂ. എങ്ങനെ? പ്രജ്ഞാത്മാ എന്നറിയൂ, പ്രജ്ഞാസ്വരൂപനായി എന്നെ അറിയൂ. ഇപ്പൊ പറഞ്ഞു പ്രജ്ഞകളുടെ സ്വരൂപമായി എന്നെ അറിയൂ, അല്ലെങ്കിൽ പ്രജ്ഞയാകുന്ന സ്വരൂപമായി എന്നെ അറിയൂ. അപ്പൊ പ്രജ്ഞയായ സ്വരൂപമായി തന്നെ അറിയുന്നവന് താൻ അറിവിൽ നിന്നെങ്ങനെ അന്യനാകും? അവിടെ അറിവ് അല്ലെങ്കിൽ അനുഭവം വിട്ടിട്ട് തനിക്ക് എങ്ങനെ തന്നെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും? അത് അറിവിലല്ലാതെ അതിന് വേറെ ഒരു സ്ഥലത്ത് എങ്ങനെ അവസാനിക്കാൻ കഴിയും? പരമാണുക്കളിലോ അല്ലെങ്കിൽ ശൂന്യതയിലോ പോയി അവസാനിക്കാൻ കഴിയുമില്ല. അപ്പൊ തന്റെ ചിന്ത ആത്യന്തികമായി തന്നിൽ തന്നെ അവസാനിക്കുന്നു. എവിടെ നിന്നാണോ ഈ ചിന്ത ഉയർന്നു വരുന്നത്, ആ തന്റെ സ്വരൂപത്തിൽ തന്നെ ആ ചിന്ത അവസാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഭാഷ്യകാരൻ പറഞ്ഞെന്താണ്, ഇത് അനുഭവ അവസാനമാണ്. നിങ്ങൾ ഏതുവരെ ചിന്തിച്ചു പോയാലും ശരി, ഇത് നിൽക്കാൻ ഒരിടമേയുള്ളൂ. എവിടെ നിന്നാണ് അത് തുടങ്ങിയത്, എവിടെ നിന്നാണ് അത് തുടങ്ങിയിരിക്കുന്ന അനുഭവത്തിൽ? അവിടെ ഇത് അനുഭവത്തിൽ തന്നെ നിൽക്കും. ഇതിന്റെ സ്വരൂപം അതാണ്. അപ്പൊ അത് ബോധിപ്പിക്കുന്നതിന് വേണ്ടി പ്രജ്ഞാത്മത്വം എന്ന് പറഞ്ഞ് അത് പറയുന്നു. ബ്രഹ്മപക്ഷയോ പദ്ധതി, ഇതെല്ലാം ഇതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അല്ല, ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞ് ഭ്രമിക്കാനല്ല. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അത് ഭ്രമമായി മാറും സാധാരണ രീതി. അങ്ങനെ വരാൻ പാടില്ല. ഇത് കേവലമായ അറിവിനെയാണ് ബോധിപ്പിക്കുന്നത്. നഹ്യ അചേതനസ്യ വായുഹോ പ്രജ്ഞാത്മത്വ സംഭവതി. അപ്പോൾ ഈ അറിവിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന മറ്റെന്തിനെയും എങ്കിലും ഈ ഭാവം കിട്ടത്തില്ല. മറ്റൊന്നിനും അചേതനമായ വായുവിനെ ധരിച്ചാലോ അതിന് ഈ പ്രജ്ഞാസ്വരൂപം വരത്തില്ല. അത് കേവലം പ്രാണവൃത്തിയാണ്. അത് ചൈതന്യമയമാണ് ശരി, പക്ഷെ അത് കേവലമായ പ്രാണവൃത്തിയാണ്. അതിനൊരിക്കലും പ്രജ്ഞാത്മാ പ്രജ്ഞാസ്വരൂപം എന്ന് പറയാൻ കഴിയത്തില്ല. തഥാ ഉപസംഹാരേവി. ഇന്ന് ഈ വിഷയം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്തും പറയുന്നു, എന്താണ് ആനന്ദോ അജരോ അമൃത. ആനന്ദമാണ്, അനന്തമാണ്, അത് അജരമാണ്, അമൃതമാണ്. ഇത് പറയുന്ന ആരെ കുറിച്ചാണ് പറയുന്നത്? തന്നെ ഉദയാസ്തമങ്ങളില്ലാതെ ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ ഏകരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ അറിവിനെ സംബന്ധിച്ച് പറയാൻ പറ്റും, എന്താണ്, അത് അജരമാണ്, അതിന് ജരാനിരകളൊന്നും ബാധിക്കുന്നില്ല. തന്റെ ശരീരത്തെ നോക്കി താൻ ജരാനിരകൾ ബാധിച്ചവനാണ് എന്ന് കരുതുന്ന ഒരുവനോട് പറയുകയാണ്, ശരിയാണ് നിന്റെ ശരീരത്തെ നോക്കുമ്പോൾ നിനക്ക് ജരയും മരണവും എല്ലാം അനുഭവപ്പെടാം, പക്ഷേ നിന്റെ സ്വരൂപത്തിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചാലോ അത് കേവലമായ പ്രജ്ഞയാണ്, അറിവാണ്. അവിടെ ജരാമരണങ്ങൾ നിലനിൽക്കുന്നില്ല. പിന്നെന്താണ്, അത് കേവലമായതുകൊണ്ട് ഈ ജരാമരണ രൂപത്തിലുള്ള ദുഃഖരഹിതമായതുകൊണ്ട് അത് ആനന്ദമാണ്, ആനന്ദസ്വരൂപമാണ്. ഇത്തി ആനന്ദത്വാധീനിച്ച ന ബ്രഹ്മണോ അന്യത്ര സമീക് സംഭവന്തി. അതുകൊണ്ടിവിടെ പറയുന്ന ആനന്ദം പോലെയുള്ള കാര്യങ്ങളും ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി ഒരിടത്തും യോജിപ്പിക്കാൻ സാധ്യമല്ല. പ്രാണനെന്നോ ദേവതാത്മാവെന്നോ മറ്റെന്തെങ്കിലും പറഞ്ഞാലും അത് ശരിയാകത്തില്ല. അപ്പോൾ അതാണ് പറയുന്നത്. പ്രജ്ഞാത്മാ എന്ന് പറഞ്ഞു, ആനന്ദമെന്നും പറഞ്ഞു. ഇവിടെ ആ പ്രജ്ഞാസ്വരൂപം തന്നെയാണ് ആനന്ദം. എന്താ അതിനെ ആനന്ദം എന്ന് വിളിക്കാൻ കാരണം, തൈത്തിരിയത്തിൽ പറഞ്ഞ് ഓർമ്മയുണ്ടായിരിക്കുന്നതാണ്, അവിടെ ദുഃഖമില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അത് ദുഃഖരഹിതമാണ്, അതുകൊണ്ട് പറഞ്ഞത് ആനന്ദമാണ്. ദുഃഖരഹിതമേതോ അത് തന്നെയാണ് ആനന്ദം. അല്ലാതെ നമ്മൾ അനുഭവിക്കുന്ന ദ്വന്ദ്വാത്മകമായിരിക്കുന്ന സുഖദുഃഖങ്ങളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ആ സുഖത്തെ അല്ല ആനന്ദം എന്ന് പറയുന്നത്. ദ്വന്ദ്വാതീതമാണ് ഇവിടുത്തെ ആനന്ദം എന്ന് പറയുന്നത്. അത് സുസ്വരൂപമായ ചിത്ത്, അത് തന്നെയാണ് ആനന്ദം. അവിടെ പിന്നെ ആ ചിത്തിനെ അത് പലതരത്തിൽ പ്രകടമാകുമ്പോൾ അതിന് ഓരോ പേരിട്ട് വിളിക്കും. ചിത്തെന്ന് വിളിക്കും, ചിലയിടത്ത് സത്തെന്ന് വിളിക്കും, വേറെ സ്ഥലത്ത് ആനന്ദമെന്ന് പറയും. പക്ഷെ അത് അങ്ങനെ എടുക്കാൻ കഴിയില്ല. പരമാർത്ഥ തത്വമാണ് പറയുന്നു. സാധുന കർമ്മണ ഭൂയാൻ ഭൂതി നോയോ അസാധുന കർമ്മണ കനിയാൻ യേശ ഹൈവ സാധു കർമ്മകാരയതി. ഇങ്ങനെ രസകരമായ പല കാര്യങ്ങളും ഇവിടെ പറയും. എന്താണ്, പെട്ടെന്ന് നമ്മൾ ധരിച്ചിരിക്കുന്ന അറിവിനോട് പൊരുത്തപ്പെടാത്ത ചില കാര്യങ്ങൾ, എന്നാൽ അത് പൊരുത്തപ്പെടുന്നതുമാണ്. ഇവിടെ എന്താണ് പറയുന്നത്? സാധുന കർമ്മണ ഭൂയാൻ ഭവതി. അവൻ സത്കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് അവന് വേറെ മെച്ചമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അവൻ സത്കീർത്തിയുള്ളവനോ അല്ലെങ്കിൽ പുണ്യത്തെ സമ്പാദിച്ച് പരലോകത്ത് പോകുന്നവനോ ഒന്നുമല്ല ഭൂയാൻ, അവൻ വലുതൊന്നും ആകുന്നില്ല എന്നർത്ഥം. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? താൻ സത്കർമ്മങ്ങൾ ചെയ്തിട്ട് താൻ ശ്രേഷ്ഠനാണ്, താൻ ശ്രേഷ്ഠ കർമ്മങ്ങളാണ് ചെയ്യുന്നത്, തന്നിൽ പുണ്യമുണ്ട്, അല്ലെങ്കിൽ താൻ കീർത്തിയുള്ളവനാണ്, അല്ലെങ്കിൽ താൻ കരുതുന്ന എന്താണ്, താൻ ലോകത്തെയൊക്കെ ഉദ്ധരിക്കുന്നു, എല്ലാവർക്കും നന്മ ചെയ്യുന്നു എന്നെല്ലാമുള്ള ഭാവമുണ്ടല്ലോ ഭൂയസ്തും, അതൊന്നും അവിടെ ഇല്ല എന്നർത്ഥം. സാധു കർമ്മങ്ങൾ ചെയ്തിട്ട് അവൻ അങ്ങനെയൊന്നും കരുതുന്നില്ല എന്ന് വെച്ചാൽ സത്കർമ്മം ചെയ്യരുതെന്ന് പറഞ്ഞു ആൾക്കാരെ നിഷേധിക്കാൻ വേണ്ടി പറയുന്നതല്ല. ആ തത്വത്തിന്റെ വെളിച്ചത്തിൽ ഒരുവൻ സത്കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മങ്ങളോടുള്ള അവന്റെ മാനസിക ഭാവം എന്താണെന്ന് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അല്ല, നന്മയെ നിഷേധിക്കാൻ വേണ്ടി പറയുന്നതല്ല. അത് മനുഷ്യനിൽ നന്മയുടെ ഭാവം ഉണ്ടെങ്കിൽ അവന് നന്മ ചെയ്യാം, തനിക്ക് വേണ്ടിയും ചെയ്യാം മറ്റുള്ളവർക്ക് വേണ്ടിയും ചെയ്യാം, അത് മറ്റൊരു വിഷയം. പക്ഷേ സത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ താൻ വലുതാകുമെന്ന് വിചാരിക്കുന്നു. അല്ലേ, നമ്മളൊരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? ആ പ്രവൃത്തിക്ക് ഒരു അംഗീകാരം വേണം, അത് നമ്മൾ ആഗ്രഹിക്കും. എന്നാണ് സത്കർമ്മത്തിന്റെ ഫലമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റുള്ളവരുടെ അംഗീകാരം, പ്രശംസ ലോകത്തിൽ. അതുകൊണ്ട് കീർത്തി, ഓ ഇവൻ ഇത്രയൊക്കെ കർമ്മങ്ങൾ ചെയ്തവനാണ്, ഇവൻ സമർത്ഥനാണ്, ഇത്രയും കർമ്മങ്ങൾ ചെയ്യാൻ ശേഷിയുള്ളവനാണ്, ലോകത്തിൽ നിന്നുള്ള അവാർഡ്, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സാധാരണ കർമ്മം ചെയ്യുമ്പോൾ. സാധാരണ മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ആരെങ്കിലും തന്നെ പ്രശംസിച്ച് പറഞ്ഞാൽ നീ വളരെ കേമനായി കർമ്മം ചെയ്തല്ലോ എന്ന് പറഞ്ഞാൽ താൻ ഉടൻ തന്നെ ചാരിതാർത്ഥ്യമടയും, ഓ എന്റെ ജീവിതം സഫലമായി, എന്റെ കർമ്മത്തിന് അംഗീകാരം കിട്ടിയിരിക്കുന്നു, ഇതെല്ലാം ശുദ്ധഭോഷ്കം എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് നമ്മളെ ബോധിപ്പിക്കുന്നത്. എവിടെ? ഈ പറയുന്ന പ്രജ്ഞാത്മാ എന്നുള്ള ദൃഷ്ടിയിൽ പറയുകയാണ്, തത്വദൃഷ്ടിയിൽ പറയുകയാണ്. ആ പിന്നെ അതിനെല്ലാം അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട് ഇവിടെ വ്യാവഹാരിക ലോകത്തിൽ, കർമ്മലോകത്തിൽ. കർമ്മം ചെയ്യുമ്പോൾ, സത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് അംഗീകാരവും ബഹുമതിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു സന്തോഷവും സുഖമൊക്കെ തോന്നും. അതൊക്കെ മൂഢബുദ്ധി എന്നാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനദൃഷ്ടിയിൽ അതെല്ലാം തുച്ഛമായ കാര്യങ്ങളാണ്, മൂഢതയാണ്. അപ്പം അങ്ങനെ പ്രശസ്തിക്കും അംഗീകാരത്തിനും വേണ്ടിയൊന്നും ആ ആത്മബോധമുള്ളവൻ കർമ്മം ചെയ്യുന്നില്ല. അതുകൊണ്ട് അവനങ്ങനെ ഭൂയാൻ വലുതാകുന്നില്ല കർമ്മം കൊണ്ട്. അത് പിന്നെ എന്തു ചെയ്യും? അങ്ങനെയുള്ള സമൂഹത്തിന്റെ അംഗീകാരങ്ങളും ബഹുമതിയും കീർത്തിയും എല്ലാം വരുമ്പോൾ ആ ചെയ്യുന്നവൻ അവൻ അറിയാതെ തന്നെ അവൻ്റെ അഹന്തയെ പെരുപ്പിച്ചുകൊണ്ടിരിക്കും. അത് ക്രമേണ അവന് ദോഷം ചെയ്യും. അപ്പോൾ അവൻ തത്വബോധത്തിന്റെ വെളിച്ചത്തിൽ അവൻ്റെ പ്രവൃത്തികൾ നടക്കുമ്പോൾ എന്താണ് ആ പ്രവൃത്തി? അത് പരമാർത്ഥമല്ല. എന്താണ് അതെന്താണ്? നിഴലും നേരുമല്ലാത്ത ഒരു വസ്തു എന്ന് കണ്ട് അവൻ ആ കർമ്മം ചെയ്യുമ്പോൾ തന്നെ അവൻ ആ കർമ്മത്തിനോട് ഉദാസീനനായിരിക്കുന്നു. ഉദാസീനോ ഉദാസീനോ ഗുണേർ യോന വിചാല്യതേ, ഇതെല്ലാം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ആ നമ്മെ കർമാണി ലിംബന്തി, നമ്മെ കർമ്മഫലേ സ്പൃഹ എന്നെല്ലാം പറഞ്ഞ ആ ഒരു മാനസിക ഭാവത്തിൽ കീർത്തിയെയോ ദുഷ്കീർത്തിയോ ഗണിക്കാതെ ആ ബോധത്തിൽ അവൻ കർമ്മം ചെയ്യുന്നു. അവൻ അതുകൊണ്ട് വലുതാകുന്നില്ല എന്നർത്ഥം. പക്ഷെ അങ്ങനെ ഒരു ബോധമില്ലാത്ത സാധാരണ ഒരുവനാണെങ്കിൽ കർമ്മം ചെയ്യുമ്പോൾ കർമ്മം കൊണ്ട് അവൻ വലുതാകുന്നു എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ ദ്വന്ദ്വാത്മകമായ ഫലത്തെ എങ്ങനെയാണ് ഒരു കർമ്മം, കർമ്മത്തെക്കുറിച്ച് എന്താ പറയുന്നത്? ധൂമേന അവ്രീയതയെ വന്യർ. ഒരു കർമ്മവും നമുക്ക് ദോഷരഹിതമായി ചെയ്യാൻ കഴിയത്തില്ല. ഏത് കർമ്മം ചെയ്തു കഴിഞ്ഞാലും ശരി, ആ കർമ്മത്തിൽ കുറച്ച് ദോഷം വരും. എങ്ങനെയാണോ ആ കർമ്മത്തിൽ കർമ്മം ദോഷയുക്തമായിരിക്കുന്നത്, ഏറ്റക്കുറച്ചിലുണ്ടാവും. ഒരുപാട് നന്മകളുള്ള കർമ്മത്തെ നമ്മൾ സത്കർമ്മം എന്ന് വിളിക്കും, ഒരുപാട് തിന്മകളുള്ള കർമ്മത്തെ അസത്കർമ്മം എന്ന് പറയും. പക്ഷേ ഏത് കർമ്മത്തിലും നന്മയും തിന്മയും ചേർന്നേ ഇരിക്കും. അതുപോലെ തന്നെയാണ് കർമ്മ ഫലത്തിന്റെ അവസ്ഥയും. കർമ്മത്തിന്റെ ഫലത്തിനും ഇതുണ്ടാവും. ഏത് സത്കർമ്മം ചെയ്താലും ശരി, ആ കർമ്മത്തിന്റെ ഫലമായി സത്കീർത്തി ഉണ്ടാകുന്നത് പോലെ തന്നെ കുറച്ച് ദുഷ്കീർത്തി ഉണ്ടാവും. കാരണം എന്തുകൊണ്ടാണ്? ഫലവും ദ്വന്ദ്വാത്മകമാണ്. കർമ്മത്തിന്റെ ഫലത്തിൽ പെടുന്നതാണ് കീർത്തി, സത്പേര്. പക്ഷെ ദുഷ്പേരും വരും. അല്ല അത് ദുഷ്പേര് ഒഴിവാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പൊ അജ്ഞനായ ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രവർത്തിക്കുന്ന എന്താണ്? സത്പേരിനെ ഉദ്ദേശിച്ചിട്ടാണ് അവൻ ചെയ്യുന്നത്. ഞാൻ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ ഒരു ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞ അവന് സത്കർമ്മം ചെയ്യുന്നവനും അവന് തപിക്കേണ്ടി വരുന്നു എന്നാണ്. അപ്പോൾ ഒരുപാട് ഉത്സാഹിച്ച് പ്രവർത്തിക്കുന്നവൻ അവന് ഈ കർമ്മത്തിൻ്റെ ഫലത്തിൻ്റെ ഭാഗത്ത് വരുമ്പോൾ അവനെ ഉത്സാഹിപ്പിക്കുന്ന സത്കൃത്യം മറ്റും വരുന്നതോടൊപ്പം തന്നെ അവനെ നിരുത്സാഹപ്പെടുത്തുന്ന ദുഷ്കൃത്യം വരും. അപ്പോൾ അവൻ്റെ ഉള്ളിൽ വരുന്ന താപം എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്തുകൊണ്ട്? അതവൻ പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ അവൻ്റെ ഉള്ളിൽ എന്താണ്, ഇനിയിപ്പോൾ കുറച്ച് ഇതുപോലെയുള്ള വേദാന്തമൊക്കെ കേട്ടവനായാലും ശരി, കുറച്ച് ഗീതയൊക്കെ കേട്ടവനായാലും ശരി, അവൻ പ്രവർത്തിച്ച് ആ പ്രവൃത്തിയുടെ ഫലം ദ്വന്ദ്വാത്മകമായ ഫലത്തിൽ സത്കീർത്തി വരുമ്പോൾ സന്തോഷിക്കുകയും ദുഷ്കീർത്തി വരുമ്പോൾ ദുഃഖിക്കാതിരിക്കാനും പറ്റത്തില്ല. അത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നുള്ള ചിന്തയൊന്നും കൂടാതെ തന്നെ അവൻ്റെ ഉള്ളിൽ പിന്നെ ഭഗവത്ഗീതയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പറയും സാരമില്ല എന്ന് പറഞ്ഞ് സമാധാനിക്കുമെങ്കിലും ഉള്ളിലുള്ള ദുഃഖത്തെ മൂടി വെച്ചുകൊണ്ടായിരിക്കും ആ സമാധാനം. അല്ലാതെ അവിടെ ഉദാസീനനായി അവന് സമാധാനിക്കാൻ പറ്റത്തില്ല. സാരമില്ല, പോട്ടെ, എന്ത് ചെയ്യാം, എന്റെ തലവിധിയായിപ്പോയി, ഇതും കൂടെ ഈ ചീത്ത കൂടെ എനിക്ക് കേൾക്കേണ്ടി വന്നു എന്നർത്ഥം. അപ്പൊ അവൻ പ്രശസ്തിയുടെ ഉന്നതയിൽ നിൽക്കുമ്പോൾ തന്നെ എന്തൊരു ദുഷ്കീർത്തിയും വന്ന് പിടിക്കും. അപ്പൊ ഇത് ആർക്കേ കഴിയൂ? കർമ്മത്തിന്റെ ഈ രഹസ്യത്തെ മനസ്സിലാക്കിയ ആത്മബോധമുള്ളവന് മാത്രമേ ഇതിൽ അവിചലിതമായ ഒരു മനസ്സോടുകൂടി നിൽക്കാൻ കഴിയൂ. അല്ലാത്ത എല്ലാവരും ഈ കർമ്മയോഗി എന്നൊക്കെ പറഞ്ഞ് പ്രവർത്തിക്കുന്ന എല്ലാവരും ഇങ്ങനെയുള്ള അടി കിട്ടുമ്പോൾ ഉള്ളിൽ ഭയങ്കരമായ താപമായിരിക്കും. പക്ഷെ അത് പുറത്ത് കാണിക്കത്തില്ലെന്നേ ഉള്ളൂ. അവരുടെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കിയാൽ അറിയാം എന്തുമാത്രം വിറയൽ അവിടെ ഉണ്ടെന്നുള്ള കാര്യം. അത് സംഭവിച്ചു തന്നെ തീരും. പക്ഷേ കർമ്മണ ന ഭൂയാൻ, കർമ്മം കൊണ്ട് താൻ മഹത്വപ്പെടുന്നില്ല എന്നുള്ള ബോധത്തിൽ ആരാണോ ആരിലാണോ കർമ്മങ്ങൾ സംഭവിക്കുന്നവൻ കർമ്മരംഗത്ത് നിൽക്കുന്നു എന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ബോധത്തിൽ ആരിലാണോ കർമ്മങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ സത്കൃതിയായാലും ശരി, എത്ര മോശമായ ദുഷ്കൃതി ആയാലും ശരി, അവൻ അതുകൊണ്ട് മഹാനാകുന്നില്ല. അസാധുന കർമ്മണ കനിയാൻ, അസാധുവായ കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങൾ കൊണ്ട് അവൻ നിസ്സാരനാകുന്നില്ല, ദുഷ്കീർത്തി കൊണ്ട് അവൻ ദുഃഖിതനാകുന്നില്ല. കർമ്മം കൊണ്ടോ കർമ്മത്തിന്റെ ഫലം കൊണ്ടോ അവന്റെ ചിത്തത്തിന് ചലനം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു. ആർക്ക്? ആരാണോ തന്നെ പ്രജ്ഞാത്മാവായി ഗ്രഹിക്കുന്നവൻ. പിന്നെ വേറൊന്നുകൂടി പറയുന്നു, യേശ ഹീവ സാധു കർമ്മകാരേതി തം എം എഭ്യോ ലോകേഭ്യ ഒന്ന് നീശത്തെ പറയുന്നു. താനിങ്ങനെ കർമ്മയോഗിയൊക്കെ ആയത് നല്ല താല്പര്യത്തിനും നല്ല ലക്ഷ്യത്തോടും കൂടിയാണ്. നല്ല രീതിയിലൊക്കെ കർമ്മം ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ വന്നത്. പക്ഷെ ഇവിടെ വന്ന് കർമ്മം ചെയ്ത് കഴിയുമ്പോൾ എല്ലാം വന്നു പോകുന്നു. അപ്പോൾ കുറേ നന്മയും സംഭവിക്കുന്നുണ്ട് എന്നാണ്. കുറച്ച് നല്ല കണക്കുകൾ എഴുതും, കുറച്ച് കള്ളക്കണക്കുകൾ എഴുതി പോകുന്നുണ്ട്. അറിയാതെ തന്നെ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് കണക്കെഴുതുന്നവൻ ചിലപ്പോൾ ചിന്തിച്ചു പോകും, ഇതെന്താ ഇങ്ങനെ വരുന്നത്. അവ പറയുന്നു, ഇതൊക്കെ ഈ പറയുന്ന തൻ്റെ ഉള്ളിലിരിക്കുന്ന ബോധാത്മാവ് എന്ന് പറഞ്ഞുണ്ടല്ലോ, ആ അവിടെ തന്നെ ഇതിനൊരു കണക്കുണ്ട്. എന്നുവെച്ചാൽ ഇവനെ ഏത് വഴിക്കാണ് നടത്തേണ്ടതെന്ന് ഉള്ളിലിരുന്ന ഒരാൾ തീരുമാനിക്കുന്നുണ്ട്. ഇവനെ നല്ല വഴിക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് നല്ല പ്രവൃത്തി ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ വേറെ ഈ പറയുന്ന എന്താണ്, അവനെ നല്ല ബുദ്ധി കൊടുക്കും. ഇതാണ് യേശശിവ, ഈ പറയുന്ന പ്രജ്ഞാത്മാവ് തന്നെ അവന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് സാധു കർമ്മകാരേതി അവനെ കൊണ്ട് നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യിപ്പിക്കുന്നു. എന്നുവെച്ചാൽ അവന് നല്ല ബുദ്ധി കൊടുക്കുന്നത് കൊണ്ടാണ് സാധാരണ പ്രാർത്ഥനയിൽ പറയുന്നത്, എനിക്ക് നല്ല ബുദ്ധി ഉണ്ടാകണം, എനിക്ക് നല്ല പ്രവൃത്തി തോന്നാൻ മനസ്സ് വരണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. കാരണം ഉള്ളിൽ ആരോടാ പ്രാർത്ഥിക്കുന്നത്? തൻ്റെ തന്നെ ബോധാത്മാവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം ഇത് തന്നെയാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അല്ലാതെ പുറത്തുനിന്ന് വേറൊരു കാരകത്വം വരാനില്ലല്ലോ. പുറത്തു നിന്ന് ഒരാൾ ചെയ്യിപ്പിക്കാനില്ലല്ലോ. അപ്പോൾ സാധുകർമ്മ കാരേതി എന്ന് വെച്ചാൽ ചെയ്യിപ്പിക്കുന്നു, നല്ല പ്രവൃത്തികൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. എന്തുകൊണ്ട് അവനെ കൊണ്ട് നല്ല പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നു? പറയുന്നു, തം എഭ്യോ ലോകേഭ്യോ ഉന്നീഷത്തെ, ഈ ലോകത്തിൽ നിന്ന് അവനെ വലിച്ചുയർത്തുന്നതിന് ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനൊരു താല്പര്യമുണ്ടെങ്കിൽ അവനെ കൊണ്ട് നല്ല പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നു. യശഹു ഏവ അസാധുകർമ്മകാരേതി, ഇവൻ തന്നെയാണ് ഇവനെ കൊണ്ട് ചീത്ത പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്നത്. മോശമായ കർമ്മങ്ങളിൽ അവനെ കൊണ്ട് ചാടിക്കുന്നതും ഉള്ളിലടിക്കുന്ന അതാണല്ലോ വളരെ സ്പഷ്ടമാണ്. എന്താണ്? തൻ്റെ ബോധത്തിനനുസരിച്ചിട്ടാണ് തൻ്റെ പ്രവൃത്തി. അത് പുണ്യപ്രവൃത്തിയായാലും ശരി പാപപ്രവൃത്തിയായാലും തൻ്റെ ബോധത്തെ പിന്തുടർന്നാണ് അത് സംഭവിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ ചുരുക്കം. അപ്പോൾ അവൻ്റെ ഉള്ളിലിരിക്കുന്ന ആ പ്രജ്ഞാസ്വരൂപമായിരിക്കുന്ന ആ ബോധാത്മാവ് തന്നെയാണ് അവനെ കൊണ്ട് ഈ പാപപ്രവൃത്തി ചെയ്യിപ്പിക്കുന്നത്. പലതരത്തിലുള്ള ആശങ്കകളും മനസ്സിലുണ്ടാക്കും. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ഈ കർമ്മത്തിനൊപ്പം ഞാൻ ഉത്തരവാദിയല്ലല്ലോ. അത് തന്നെയാണ് പരമാർത്ഥത്തിൽ പറഞ്ഞു വരുന്നത്. നിന്റെ കർമ്മത്തിന് നീ ഉത്തരവാദിയല്ല. എന്തുകൊണ്ട്? നീ കർമ്മരഹിതനാണ്, നീ നിർലിപ്തനാണ്, നിർലേപനാണ്. നിനക്ക് പിന്നെ നിന്റെ കർമ്മത്തിലെങ്ങനെ ഉത്തരവാദിത്വം ഉണ്ടാവും? ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? നീ കൃതാത്മാവാണ്, അകൃതാത്മാവല്ല. എത്ര വിഭാഗങ്ങളിൽ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും എന്ത് ചെയ്യുന്നു? ഇവിടെ താൻ ആ പരമപരിശുദ്ധമായ ബോധസ്വരൂപത്തിൽ നിന്ന് വ്യതിചലിച്ച് ആ ബോധാംശത്തെ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ കേവലം കർമ്മിയായി നിന്നുകൊണ്ട് ആ ബോധത്തിൻ്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അവിടെ പറയുന്നു. എന്താണ്? ജഡം കേവല ജഡങ്ങളെന്ന് സങ്കല്പിക്കാവുന്ന ഈ കർണങ്ങൾക്കോ ഈ അഹംത്തിനോ ഈ അന്ധകരണത്തിനോ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് ശേഷിയില്ല. പിന്നെ അവിടെ എന്താ? ഇതെല്ലാം ചൈതന്യവത്തായാണ് കർമ്മം ചെയ്യുന്നത്. അങ്ങനെ ആ ചൈതന്യ സഹായത്തോടുകൂടി നിന്റെ അഹന്ത പ്രവർത്തിക്കുമ്പോൾ ആ ചൈതന്യം എന്ന് പറയുന്നതും ഇതിനൊരു പ്രേരകമാണ്. പക്ഷെ അവിടെ മറ്റു പല കാരണങ്ങളുമുണ്ട്. നിന്നിൽ സഞ്ചിതമായിരിക്കുന്ന പുണ്യപാപങ്ങളും മറ്റും അതിന് ഹേതുവാണ്. പക്ഷെ അത് ചൈതന്യവത്തായി കർമ്മം ചെയ്യുമ്പോൾ പറയുന്നു. അത് എന്തിനു പറയുന്നു? ആ ചൈതന്യത്തിന്റെ നിത്യ സാന്നിധ്യത്തെ നമ്മൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നു. അവിടെ നീ ഈ പാപം ചെയ്യുമ്പോഴും പുണ്യം ചെയ്യുമ്പോഴും ആ കർമ്മസാക്ഷിയായി ആ ചൈതന്യം തന്നെയാണ് നിൽക്കുന്നത്. അതിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ്, അതിൻ്റെ പ്രേരണയിൽ തന്നെയാണ്, അല്ലെങ്കിൽ അത് തന്നെയാണ് നിന്നെ ഈ ദുർമാർഗത്തിൽ ചരിപ്പിക്കുന്നത്, സന്മാർഗത്തിൽ ചരിപ്പിക്കുന്നതെന്ന് പറയുന്നു. എന്തിന്? ആ ദുർമാർഗത്തിലേക്ക് പോകുമ്പോഴും സന്മാർഗത്തിലേക്ക് പോകുമ്പോഴും ഇതിന് സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യത്തിൻ്റെ സാന്നിധ്യത്തെ വിസ്മരിക്കാതിരിക്കുന്നതിന് വേണ്ടി. ഭാവൊരു ബോധമുണ്ടെങ്കിൽ അവന് ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്ക് വരാൻ കഴിയും. അല്ലാതെ കേവലം ഒരു അഹന്തയെ ആശ്രയിച്ചിട്ട് ഞാൻ എനിക്ക് തോന്നിയത് ചെയ്യും, ഞാൻ എന്താണോ ഞാൻ ഇച്ഛിക്കുന്നത് ഞാനത് ചെയ്യും, നന്മയാണെങ്കിൽ നന്മ തിന്മയാണെങ്കിൽ തിന്മ എന്ന് കരുതരുത്. എന്തുകൊണ്ട്? അങ്ങനെ സ്വതന്ത്ര ഇച്ഛയ്ക്കുള്ള അധികാരമോ അവകാശമോ നിനക്കില്ല. എന്തുകൊണ്ട്? നീ സ്വയം ചൈതന്യവത്തായാൽ മാത്രമേ ഈ പ്രവൃത്തികൾ നിനക്ക് സാധ്യമാകൂ. അപ്പോൾ നിന്റെ നന്മയുടെയും നിന്റെ തിന്മയുടെയും പിറകിൽ ആരുണ്ട്? ആ പ്രജ്ഞാസ്വരൂപമുണ്ട് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ആ ചൈതന്യം ആഗ്രഹിച്ചാലേ നിനക്ക് നന്മയുടെ വഴിക്ക് സഞ്ചരിക്കാൻ പറ്റൂ. നിന്നെ പുണ്യത്തിലേക്ക് ഉയർത്തണമെന്ന് വിചാരിക്കുമ്പോൾ നിന്നെ കൊണ്ട് നന്മകൾ ചെയ്യിപ്പിക്കും. നിന്നെ പാപത്തിലേക്ക് നയിക്കണമെന്ന് കരുതുമ്പോൾ നിന്നെ കൊണ്ട് പാപപ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്നു. ഒന്നിന്റെ ഫലം എന്താണ്? ഊർധ്വലോകങ്ങളാണ് പുണ്യത്തിന്റെ ഫലം. പാപത്തിന്റെ ഫലം എന്താണ്? അധോലോകങ്ങളാണ്. ഇതെല്ലാം പറയുന്നത് എന്താണ്? നീ ചൈതന്യ സാന്നിധ്യത്തിലാണ് പ്രജ്ഞാത്മാവിന്റെ. അവിടെ ആദ്യം പറഞ്ഞാണ് മാം മേധാ എന്നെ നീ അറിയുക. എവിടെ? നിന്റെ കർമ്മത്തിലും. അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അല്ലാതെ തന്റെ കർമ്മത്തിൽ തനിക്ക് വരുന്ന ഉത്തരവാദിത്വത്തെ മാറ്റിവെക്കാൻ വേണ്ടിയിട്ടല്ല. തന്റെ കർമ്മത്തിൽ അജ്ഞനായി ബോധശൂന്യനായി താൻ ചെയ്യുന്ന തന്റെ കർമ്മത്തിൽ വരുന്ന തന്റെ കർത്തൃത്വത്തെ ഒഴിവാക്കാനല്ല. എന്തുകൊണ്ട്? ആ തന്റെ കർമ്മത്തിന്റെ ഫലങ്ങളെല്ലാം തന്നെ വരുന്നു, പുണ്യമായാലും പാപമായാലും. പക്ഷെ ഇതിന്റെ പിന്നിലൊരു പ്രേരക ശക്തിയുണ്ട്. ഇതാണ് വേറൊരു ഭാഷയിൽ പറയുന്നത്, എന്താണ്, ഈശ്വര സർവ ഭൂതാനാം ഹൃദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാൻ ഇന്ദ്രാരൂഢാനി മായ. സർവത്തെയും പ്രവർത്തിപ്പിക്കുന്നത് അവൻ തന്നെയാണ് എന്നവിടെ പറഞ്ഞത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സാധുകർമ്മങ്ങളെ ചെയ്യിപ്പിക്കുന്നതും പാപകർമ്മങ്ങളെ ചെയ്യിപ്പിക്കുന്നതും ആ പ്രജ്ഞാത്മാവ് തന്നെ എന്ന് പറയുമ്പോൾ അതിന്റെ ശരിയായ അർത്ഥത്തിൽ ധരിക്കണം. അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് തൻ്റെ തിന്മകളെ സാധൂകരിക്കാൻ ശ്രമിക്കരുത്. രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഇത് യേശ ലോകാധിപതിരേഖ യേശ ലോകേശക പറയുന്നു. ആ പ്രജ്ഞാത്മാവ് തന്നെയാണ് ലോകാധിപതിയായിരിക്കുന്നത്, അവൻ തന്നെയാണ് ലോകേശനായിരിക്കുന്നത്. സർവമേത പരസ്മിൻ ബ്രഹ്മണി ആശ്രയീയ മാണി അനുഗന്ധം ശക്തി എന്ന മുഖ്യപ്രാണി പറയുന്നു. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പ്രജ്ഞാത്മാ എന്ന് പറയുന്ന തന്റെ പരമാർത്ഥ സ്വരൂപത്തെ, ബ്രഹ്മത്തെ പ്രാണശബ്ദം കൊണ്ട് ഗ്രഹിച്ചാൽ യോജിക്കും. അനുഗന്ധം ശക്യതേ, പ്രാണശബ്ദത്തിന്റെ അർത്ഥം പരബ്രഹ്മമാണ് എന്ന് മനസ്സിലാക്കിയാൽ ഇതെല്ലാം യോജിക്കും. അല്ലാതെ മുഖ്യപ്രാണി പ്രാണശബ്ദം കൊണ്ട് കേവലമായ പ്രാണം എന്നുള്ള അർത്ഥത്തെ ഗ്രഹിക്കരുത്. തസ്മാത് പ്രാണോ ബ്രഹ്മ. അതുകൊണ്ട് ഇവിടെ ഈ ഇന്ദ്ര പ്രദർധന അധികരണത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രാണശബ്ദവും പരമാത്മാവ് തന്നെയാണ്. ശാന്തി ശാന്തി.